ബ്രഹ്മസൂത്രസംഗ്രഭാഷ്യം അധ്യായം പാദം മൂന്നാധികരണം പന്ത്രണ്ട് സൂത്രം 41 ആകാശോ അർത്ഥാന്തരത്വാദി വിപദേശ ആകാശോ വൈ നാമരൂപയോർ നിർബഹിത തേതന്തര തദ്ബ്രഹ്മ തദമൃതം സാ. ഛാന്ദോഗ്യത്തിലെ ഈ വാക്യത്തിലെ ആകാശം എന്ന് പറയുന്നത് എന്താണ്? സിദ്ധാന്തമാണ് ഇവിടെ വ്യാഖ്യാനിക്കുന്ന ആകാശം ബ്രഹ്മമാണ്. കാരണം നാമരൂപങ്ങൾ പ്രകടമാക്കുക എന്ന് പറയുന്നത് ഭൗതിക ആകാശത്തിന് സാധ്യമല്ല. അത് കഴിഞ്ഞ ദിവസം നമ്മൾ വിശദീകരിച്ചു. നാം രൂപയുരവി നിർവഹണം നിരങ്കുശം ബ്രഹ്മണാന്യത്ര സംഭവതി. നിരങ്കുശമായ സൃഷ്ടി എന്നുവെച്ചാൽ നിരപേക്ഷമായ ഒരു സൃഷ്ടി എന്ന് പറയുന്നത് ബ്രഹ്മത്തിൽ നിന്നേ സാധ്യമാകൂ. ഭൂതങ്ങളിൽ നിന്ന് ഭൗതിക സൃഷ്ടി ഉണ്ടാകും, പക്ഷെ സാപേക്ഷമാണ്. പിന്നെ ശ്രുതിയിലാണെങ്കിലോ വ്യക്തമായി പറയുന്നുണ്ട്, അനേന ജീവേന ആത്മന അനുപ്രവിശ്യ നാമരൂപേ വ്യാകരവാണി. ജീവേന ആത്മന ജീവരൂപത്തിൽ അനുപ്രവിശ്യ അനുപ്രവേശം ചെയ്തിട്ട് നാമരൂപങ്ങളെ പ്രകടമാക്കുന്നു എന്നെല്ലാം പറയുന്നിടത്ത് ബ്രഹ്മ കർത്തൃത്വ ശ്രവണ ബ്രഹ്മകർത്തൃത്വത്തെ പറയുന്നു. ചോദിക്കുമ്പോൾ ജീവേനാത്മന ജീവരൂപത്തിൽ പ്രവേശിച്ച് സൃഷ്ടി എന്ന് പറയുമ്പോൾ സൃഷ്ടി നടത്തുന്ന ആരാണ്? ഇവിടെ ജീവനാണെന്ന് ജീവശബ്ദം കൊണ്ട് പറയുന്നുണ്ടെന്ന് ജീവസാവി പ്രത്യക്ഷം നാമരൂപ വിഷയം നിർവോഢത്വം അസ്ഥി. ജീവനെന്ന് നേരിട്ട് തന്നെ പറയുകയാണ്, ജീവേനാത്മന ജീവരൂപത്തിൽ. അതാണ് പ്രത്യക്ഷം എന്ന് പറയുന്നത്. ശ്രുതി നേരിട്ട് പറയുന്നു, നമ്മൾ നേരിട്ട് കേൾക്കുന്നു. അപ്പൊ ജീവനല്ലേ സൃഷ്ടി നടത്തുന്നത് എന്നാണ്. എന്തുകൊണ്ട് ശ്രുതി എന്ന് പറയുന്നുണ്ട്? ശ്രുതി നേരിട്ട് പറയുന്നു, അതിനാണ് പ്രത്യക്ഷം എന്ന് പറയുന്നത്. ജീവസ്യാവി പ്രത്യക്ഷം നാമരൂപ വിഷയം നാമരൂപങ്ങളെ സംബന്ധിച്ചുള്ള നിർവോഢത്വം, അതിൻ്റെ സൃഷ്ടി അല്ലെങ്കിൽ അതിനെ പ്രകടമാക്കുക നിർവഹിക്കുക എന്നുള്ള ജീവനിൽ സംഭവിക്കുന്നുണ്ടല്ലോ പറയുന്നു, സംബന്ധിക്കുന്നു. ബാഠം ശരിയാണ് നിങ്ങൾ പറഞ്ഞത്. പക്ഷേ ഇത് സാധാരണ ആശയക്കുഴപ്പമുണ്ടാക്കുന്നതാണ്. ഒരിടത്ത് ബ്രഹ്മത്തിൽ നിന്ന് സൃഷ്ടി എന്ന് പറയും, വേറൊരിടത്ത് ജീവത്തിൽ ജീവനിൽ നിന്ന് സൃഷ്ടി എന്ന് പറയും. ഇങ്ങനെ പല ശബ്ദങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ചിലയിടത്ത് ജീവശബ്ദം ഉപയോഗിക്കുന്നു, ചിലടത്ത് ബ്രഹ്മ ശബ്ദം ഉപയോഗിക്കുന്നു. ഈ ശബ്ദങ്ങൾ ഉപയോഗിക്കുന്നതുകൊണ്ട് കേൾവിക്കാർക്ക് ആശയക്കുഴപ്പമുണ്ടാകും. കാരണം ജീവൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ധരിച്ചിരിക്കുന്നത് ഈ ശരീര ഉപാധിയോടുകൂടിയിരിക്കുന്ന ജനന മരണങ്ങളോടുകൂടിയിരിക്കുന്ന ഒന്ന് എന്നാണ്. ബ്രഹ്മമെന്ന് പറയുമ്പോഴോ ജഗത് കാരണമായിരിക്കുന്നു. ഇപ്പോൾ ജീവൻ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ എന്താ എന്റെ താല്പര്യം? പ്രത്യക്ഷമായി ശ്രുതി എന്നെ പറയുന്നുണ്ടല്ലോ, പറയുന്നു ബാഠം ശരിയാണ്. പക്ഷെ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അഭേദസ്തു ഇഹ വിവക്ഷിത. അങ്ങനെ പറയുന്നിടത്ത് ജീവൻ ബ്രഹ്മം തന്നെ എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത്, അഭേദാർത്ഥത്തിൽ. പിന്നെ അങ്ങനെ പറയുന്നിടത്ത് ബ്രഹ്മത്തിൽ നിന്ന് ജീവനെ വേർതിരിക്കാൻ ശ്രമിക്കരുത്. അന്ന് പറയുന്ന അഭേദ വീക്ഷയിൽ പറഞ്ഞിരിക്കുന്നു. അപ്പൊ എവിടെയെങ്കിലും ജീവന്റെ സൃഷ്ടിയെക്കുറിച്ച് പറയുകയാണ്, പറയും എന്താണ് തന്റെ സങ്കല്പമാണ് ഈ സൃഷ്ടി എന്നെല്ലാം പറയാറുണ്ടല്ലോ. അവിടെ തന്റെ സങ്കല്പം എന്ന് പറയുമ്പോൾ താൻ ആരാണ്, ഈ ജീവനല്ല എന്നുവെച്ചാൽ തന്റെ ഈ ജീവഭാവമല്ല, മറിച്ച് തന്റെ ബ്രഹ്മഭാവം. അപ്പൊ ആ ബ്രഹ്മസങ്കല്പം എന്നുള്ള അർത്ഥത്തിലാണ് സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അവിടെ ജീവൻ എന്ന് പറഞ്ഞാലും ബ്രഹ്മം എന്നുള്ള അർത്ഥത്തെ എടുക്കും. പിന്നെ സൃഷ്ടി ആരാ ചെയ്യുന്നത്, ജീവനാണോ ബ്രഹ്മമാണോ എന്നുള്ള തർക്കത്തിന് അവകാശം. ജീവൻ എന്നുള്ള ശബ്ദം പറഞ്ഞാലും അവിടെ അതിനൊരർത്ഥമേ ഉള്ളൂ, അഭേദാർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ട് അഭേദത്തിൽ പറയുന്നു, അങ്ങനെ രണ്ടും വേറെ വേറെയല്ല. പരമാർത്ഥത്തിൽ ഭേദമില്ല. ജീവനിൽ നിന്ന് ഭിന്നമല്ല ബ്രഹ്മം. അതുകൊണ്ട് ജീവൻ സൃഷ്ടിച്ചു എന്ന് പറയുന്നതിനും തെറ്റില്ല, പക്ഷെ അവിടെ ബ്രഹ്മമൊന്നുമില്ല. അത് വിശദീകരിക്കുന്നു. അഭേദസ്തുഹ വിവക്ഷിത നാമരൂപ നിർവഹണാഭിധാനാദേവ സൃഷ്ടുത്വാദി ബ്രഹ്മലിംഗം അഭീതം ഭവതി. ഇവിടെ ശ്രുതി എന്താ പറഞ്ഞത്, ജീവേന ആത്മന അനുപ്രവേശ്യ നാമരൂപേ വ്യാകരവാണി. നാമരൂപങ്ങൾ എന്ന് പറയുമ്പോൾ ഈ സമ്പൂർണ്ണ സൃഷ്ടിയെക്കുറിച്ചും പറയുകയാണ്. സമ്പൂർണ്ണ സൃഷ്ടി എന്ന് പറയുമ്പോൾ ഈ ശരീരം ഉൾപ്പെടെയുള്ള ശരീരം, മനസ്സ്, ഇന്ദ്രിയങ്ങൾ എല്ലാം, ഈ സർവത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ച് പറയുകയാണ്. അതാണ് ഇവിടെ പറയുന്നത്, നാമരൂപ നിർവഹണ വിധാന, നാമരൂപ സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു ശ്രുതിയിൽ. സൃഷ്ടൃത്വാദി ബ്രഹ്മലിംഗം അഭീതം ഭൂതി. ഭവസൃഷ്ടി, ഇനി സ്ഥിതി, സംഹാരം തുടങ്ങിയതെല്ലാം എന്തിനു ബോധിപ്പിക്കുന്നു, ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്നു. അത് പ്രപഞ്ചത്തെയോ അല്ലെങ്കിൽ പ്രപഞ്ചവുമായി ബന്ധപ്പെട്ട ഒന്നിനെയോ അല്ല, പ്രപഞ്ചകാരണമായിരിക്കുന്ന ബ്രഹ്മത്തെയാണ് ബോധിപ്പിക്കുന്നത്. അപ്പോൾ ജീവേന ആത്മന എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ബ്രഹ്മം എന്നുള്ള അർത്ഥത്തെ തന്നെ എടുക്കണം. പക്ഷെ അങ്ങനെ വരുമ്പോൾ ചെല്ല് പറയും, എന്താണ് ചെല്ലല്ല, നമ്മളും പറഞ്ഞിട്ടുണ്ട് പറയുമ്പോൾ ബ്രഹ്മമാണ് സൃഷ്ടിക്കുന്നത്, ജീവനല്ല എന്ന് പറയും. ഇങ്ങനെ പറയുന്നിടത്തും ഒരബദ്ധം വരാം, അതിൻ്റെ താല്പര്യം മനസ്സിലാക്കാതെ പറയുകയാണെങ്കിൽ. സാധാരണ അദ്വൈത ചർച്ചയിൽ ഈ വിഷയം വരുമ്പം പറയും, ബ്രഹ്മമാണ് സൃഷ്ടി നടത്തുന്നത്, ജീവനല്ല. അപ്പൊ ഇത് പൂർണ്ണമായി ശരിയാണോ, ശരിയല്ല. ജീവനല്ല എന്ന് പറയുന്നത് ശരിയല്ല. എന്തുകൊണ്ട്, തദ്ബ്രഹ്മ തദമൃതം സ ആത്മാ ഇതിജ ബ്രഹ്മവാദസ്യ ലിംഗാനി. ശ്രുതി എന്ന് പറയുന്നു, അത് ബ്രഹ്മമാണ്, അത് അമൃതമാണ്, സ ആത്മാ അതാണ് തന്റെ സ്വരൂപം എന്നുവെച്ചാൽ താനതാണ് എന്ന് പറയുമ്പോൾ എന്താണ്, സൃഷ്ടി നടത്തുന്ന ബ്രഹ്മമാണ്, ജീവനല്ല എന്നും പറയാൻ കഴിയില്ല. എന്തുകൊണ്ട്, ജീവനെന്ന് പറയുന്നത് ബ്രഹ്മം തന്നെ. അപ്പോൾ പിന്നെ ജീവനല്ല എന്നിങ്ങൾ പറയാൻ പറ്റും? ബ്രഹ്മത്തിൽ നിന്ന് വേറിട്ട് ഒരു ജീവനുണ്ടെങ്കിലേ പറയാൻ പറ്റൂ ജീവനല്ല സൃഷ്ടിയെടുത്തു. ബ്രഹ്മത്തിൽ നിന്ന് വേറിട്ടൊരു ജീവനില്ലെങ്കിൽ പിന്നെ ജീവനല്ല എന്ന് നിങ്ങൾ പറയാൻ പറ്റും? അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. സൃഷ്ടിയെക്കുറി ചർച്ച നടത്തുമ്പോൾ ചില സന്ദർഭങ്ങളിൽ അങ്ങനെ പറയും, ജീവനല്ല. അതെന്തിനങ്ങനെ പറയുന്നു? കാരണം ബ്രഹ്മത്തിൽ നിന്ന് വേറിട്ടൊരു ജീവനെ കുറിച്ച് സങ്കല്പിക്കുകയാണെങ്കിൽ, അങ്ങനെ ഒരു ജീവനെ കൽപ്പിക്കുകയാണെങ്കിൽ ആ ജീവന് സൃഷ്ടിക്ക് ശേഷിയില്ലെന്നാണ് പറയുന്നത്. ബ്രഹ്മഭിന്നനായ ജീവൻ, ദ്വൈതികളും മറ്റും അങ്ങനെ പറയുന്നുണ്ടല്ലോ. ജീവൻ വേറെ, ബ്രഹ്മം വേറെ. ബ്രഹ്മം സൃഷ്ടിക്കുന്നു, ജീവൻ അതിന് ശേഷിയില്ല. അപ്പൊ ബ്രഹ്മഭിന്നമായ ഒരു ജീവനെ സ്വീകരിക്കുകയാണെങ്കിൽ പറയാം ആ ജീവനല്ല സൃഷ്ടിക്കുന്നത്. പക്ഷെ അദ്വൈതത്തെ സംബന്ധിച്ച് ബ്രഹ്മഭിന്നനായ ഒരു ജീവൻ ഇല്ല, അതുകൊണ്ട് ജീവൻ സൃഷ്ടിക്കുന്നില്ല എന്നും പറയാൻ കഴിയില്ല. കാരണം ജീവൻ ബ്രഹ്മം തന്നെയാണ്. അപ്പൊ ഏത് താല്പര്യത്തെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ആ വിഷയത്തെ കുറിച്ച് പറയുന്നതെന്ന് മനസ്സിലാകും. ഇത് മനസ്സിലാക്കാതെ ചിലടത്ത് ചില രീതിയെ കുറിച്ചുള്ള ചർച്ച ഇതിലേർപ്പെടും. എങ്ങനെ? ബ്രഹ്മമാണ് സൃഷ്ടി നടത്തുന്നത്, ജീവനല്ല. അങ്ങനെ ഒരു ചർച്ചയിൽ ബ്രഹ്മമാണെന്ന് സമർത്ഥിക്കുന്നതിനോ അർത്ഥമില്ല. എന്തുകൊണ്ട്? ജീവനല്ല എന്ന് പറയാൻ പറ്റില്ല. ജീവൻ തന്നെയാണ് ബ്രഹ്മം, ജീവൻ ബ്രഹ്മം തന്നെയാണ്. ബ്രഹ്മത്തിൽ നിന്ന് വേറിട്ടൊരു ജീവനില്ല. അപ്പോൾ പിന്നെ ജീവനല്ല സൃഷ്ടിക്കുന്നതെന്ന് എങ്ങനെ പറയാൻ പറ്റും? അത് ബ്രഹ്മമാണെങ്കിൽ. അതാണ് മുഖ്യമായ സിദ്ധാന്തം. അദ്വൈതത്തിൽ എന്താ പറയുന്നത്? ഇത് രണ്ടും തമ്മിൽ യാതൊരു ഭേദവുമില്ല. ഈ ജീവൻ, ഈ ജീവഭാവം എന്ന് പറയുന്നത് ബ്രഹ്മം തന്നെ. അതുകൊണ്ടാണ് പറഞ്ഞത് തദ്ബ്രഹ്മ സ ആത്മാ. അതാണ് അമൃതം, അഴിവില്ലാത്ത, നാശമില്ലാത്ത ആത്മാ, അതത് തന്നെയാണ്. അപ്പൊ പിന്നെ ജീവനാണ് സൃഷ്ടി നടത്തിയെന്ന് പറയുന്നതിലെന്താ ദോഷം? അത് ബ്രഹ്മമാണെങ്കിൽ ജീവൻ സൃഷ്ടി നടത്തിയിട്ടില്ല എന്ന് ബാധിക്കുന്നതിലെന്താ? എന്ന് പറഞ്ഞാൽ ഈ ജീവൻ ബ്രഹ്മം തന്നെ എന്നുള്ള തത്വത്തെ മറന്നിട്ട് ജീവനല്ല സൃഷ്ടി നടത്തുന്നതെന്ന് ബാധിക്കരുത്. എന്നാൽ ബ്രഹ്മത്തിൽ നിന്ന് ഭിന്നമാണ് ജീവൻ എന്നൊരാൾ കരുതുകയാണെങ്കിൽ അയാളോട് പറയാം ഈ ജീവനല്ല സൃഷ്ടി നടത്തുന്നത്. പക്ഷെ അദ്വൈതിക്ക് അത് പറയാൻ പറ്റില്ല. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഒരുപാട് തർക്ക വിതർക്കങ്ങൾ ഒഴിവാകും. പറയാം ജീവൻ തന്നെയാണ് സൃഷ്ടി നടത്തുന്നത്, എന്തുകൊണ്ടത് ബ്രഹ്മം തന്നെയാണ്. അദ്വൈതിക്ക് ജീവൻ ബ്രഹ്മം എന്ന് രണ്ടായി പിരിക്കാൻ കഴിയത്തില്ല. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് തദ്ബ്രഹ്മ തദമൃതം സാത്മാ. ഇതൊരു ചെറിയ കാര്യമല്ല. കാരണം ഇതിനെക്കുറിച്ച് ഒരുപാട് വാദപ്രതിവാദങ്ങൾ നടത്തിയിട്ടുണ്ട് അദ്വൈതികളുടെ ഇടയ്ക്ക് തന്നെ. എന്തുകൊണ്ട് ആ തത്വത്തെ വിസ്മരിക്കുന്നുണ്ട്? ജീവൻ ബ്രഹ്മം തന്നെ എങ്കിൽ ജീവനെന്നും ബ്രഹ്മമെന്നും പറയുന്നതിൽ ശബ്ദഭേദമേ ഉള്ളൂ. ശബ്ദത്തിൽ ഭേദമുണ്ട്, അർത്ഥത്തിൽ ഭേദമില്ല. എങ്കിൽ ജീവൻ സൃഷ്ടിച്ചെന്നോ ബ്രഹ്മം സൃഷ്ടിച്ചെന്നോ പറഞ്ഞാൽ അവിടെ ദോഷമൊന്നുമില്ല. ഇതിജ ബ്രഹ്മവാദസ്യ ലിംഗാനി. ഇതിൽ നിന്നെല്ലാം എന്താണോ ജീവൻ എന്ന് പറയുന്നത് ബ്രഹ്മം തന്നെ എന്നുള്ളതിന്റെ അടയാളങ്ങളാണ് ഇതെല്ലാം. അതുകൊണ്ട് ഇവിടെ ആകാശം എന്നുള്ള ശബ്ദം കൊണ്ട് ബ്രഹ്മത്തെ എടുക്കണം. എന്നാലേ ഈ സൃഷ്ടിക്ക് ഒരു സമാധാനം കിട്ടത്തുള്ളൂ. ആകാശസ്തബ്ദ്ലിംഗാ ഇത്യസ്യ ഏവ അയം പ്രപഞ്ച. മുമ്പ് വന്നു ആകാശാധികരണത്തിൽ, അതിനൊന്നുകൂടെ ഇവിടെ സ്പഷ്ടമാക്കിയിരിക്കുകയാണ്. ആണ് അതിൻ്റെ പ്രപഞ്ചമാണ്, അതിൻ്റെ വിശദീകരണമാണ് ഈ അധികരണം എന്നാണ്. ഇവിടെ ആകാശം എന്ന് പറയുന്നത് ഭൂതാകാശമെന്ന് പൂർവപക്ഷം അല്ല ബ്രഹ്മമാണെന്ന് സിദ്ധാന്തം. അടുത്തത് സുഷുപ്തി ഉത്ക്രാന്തിയോർ ഭേദേന വ്യപദേശാദിത്യ അനുവർത്തതി. പൂർവത്തിൽ നിന്ന് വ്യപദേശാദ് എന്ന് പറയുന്ന പദം അനുവർത്തിക്കുന്നു. അപ്പൊ സൂത്രം എങ്ങനെയാവും? സുഷുപ്തി ഉത്ക്രാന്തിയോർ ഭേദേന വ്യപദേശ. ബൃഹദാരണ്യകേ ഷഷ്ടേ പ്രഭാഠകേ കഥം ആത്മേദിയോയം വിജ്ഞാനമയ പ്രാണേഷ ഹൃദ്യന്തർജ്യോതി പുരുഷ ഇതുപക്രമ്യ ഭൂയാനാഷേ പ്രപഞ്ച കൃത. ചാന്തുക്യത്തിലെ മന്ത്രത്തെക്കുറിച്ചാണ് വിചാരം ചെയ്തത്. അടുത്തത് ബൃഹദാരണ്യത്തിലെ ജനകയാജ്ഞവൽക്കിയ സംവാദം നമ്മൾ വളരെ വിശദമായി ചർച്ച ചെയ്യുകയാണ്. ഈ ഭാഗത്തിന് വളരെ ദീർഘമായ ഭാഷയും നമ്മുടെ ഭാഷകാരൻ രചിച്ചിരുന്നു. അതെല്ലാം നമ്മൾ ചർച്ച ചെയ്തതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പുതുതായിട്ടൊരു കാര്യം ചർച്ച ചെയ്യാനില്ല. എന്നാലും ഇവിടെ ചർച്ച ചെയ്യുന്നത് കൊണ്ട് അവിടെ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഓർമ്മിക്കാം, അത്രയേ ഉള്ളൂ. എന്താണ് ബൃഹദാരണ്യക ഷഷ്ടേ പ്രഭാഠകേ? ഷഷ്ടപ്രപാഠകത്തിൽ എന്ന് വെച്ചാൽ അവിടെ ഉപനിഷത്ത് ക്രമത്തിൽ നാലാമത്തത് രണ്ട് ക്രമം അവിടെ പറഞ്ഞു. വേദത്തിന്റെ ക്രമത്തിൽ വരുമ്പോൾ ആറാമത്തെ ഭാഗം കഥം ആത്മേതി അവിടെ ചോദിക്കുകയാണ്. യോയം വിജ്ഞാനമേ പ്രാണേഷ ഹൃദ്യന്തര ജ്യോതി പുരുഷ. ഇതിന് ഭാഷ്യകാരന്മാരുടെ മൂന്ന് തരത്തിൽ ഈ ചോദ്യത്തെയും ഉത്തരത്തെയും വ്യാഖ്യാനിച്ചു. മൂന്ന് തരത്തിൽ പറയാം. അത് അവിടെ നിന്ന് മനസ്സിലാക്കുക. ഇവിടെ ഇപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കുക. കഥം ആത്മീയതി, ഇതിൽ ഏതാണ് ആത്മ? ചോദ്യമാണ്. സമാധാനം പറയുന്നു, യോയം വിജ്ഞാനമയ പ്രാണേഷു. ഈ പ്രാണന്മാരിൽ പ്രാണൻ ബുദ്ധി ഇവയിൽ നിന്നെല്ലാം വേറിട്ടിരിക്കുന്ന ആ വിജ്ഞാനസ്വരൂപൻ, യോയം വിജ്ഞാനമയ, വിജ്ഞാനസ്വരൂപനാണ്, ജ്ഞാനസ്വരൂപനാണ്, ബോധസ്വരൂപനാണ്, അവനാണ് ആത്മാവ് എന്ന് പറഞ്ഞു. അവിടെ ശരീരം, ഇന്ദ്രിയം, മനസ്സ്, ബുദ്ധി, ഇതിൽ നിന്നെല്ലാം ഏതാണ് ആത്മാവെന്നാണ് ചോദ്യം. അതിന് സമാനം പറയുന്നതാണ്, ഇതിൽ നിന്നെല്ലാം വേറിട്ട ആ വിജ്ഞാനസ്വരൂപനായിരിക്കുന്ന. അത് പറയാൻ എന്താ കാരണം? ഇതെല്ലാം വിജ്ഞാനത്തോടു കൂടിയിരിക്കുന്നവയാണ്. ശരീരം ചൈതന്യവത്തായിരിക്കുന്നു, മനസ്സ് ചൈതന്യവത്തായിരിക്കുന്നു, ഇന്ദ്രിയങ്ങൾ ചൈതന്യവത്തായിരിക്കുന്നു. പക്ഷെ അതുപോലെ ഇതെല്ലാം ഏതൊന്ന് നിമിത്തമായിട്ടാണോ ചൈതന്യവത്തായിരിക്കുന്നത്, ആ ചൈതന്യ സ്വരൂപം അതാണ് ആത്മാ, അതാണ് നിന്റെ സ്വരൂപം എന്നാണ് അവിടെ യാജ്ഞവൽക്കൻ ജനകനെ ബോധിപ്പിക്കുന്നത്. ആണ് വിജ്ഞാനമയ പ്രാണേഷു ഹൃദി അന്തർജ്യോതി പുരുഷ. ഹൃദയത്തിൽ അന്തർജ്യോതിസായിരിക്കുന്ന പുരുഷൻ. ഇവിടെ നമ്മൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആരും സന്ധിയും സൂത്രമൊന്നും നോക്കണ്ട, ഇതിലെ ശ്രദ്ധ വിട്ടു. അത് അവസാനം പറയും. ഇപ്പൊ അത് കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കണ്ട. ഇത്യുപക്രമ്യ എന്ന് തുടങ്ങി ഭൂയാൻ ആത്മവിഷയ പ്രപഞ്ച തുടങ്ങി പിന്നെ തുടർന്നു വരുന്ന ഭാഗങ്ങളെല്ലാം ഈ ആത്മാവിനെ സംബന്ധിച്ച് വളരെ വിസ്തരിച്ചുള്ള ചർച്ച അവിടെ നടക്കുന്നുണ്ട്. ഇവിടെ ഒരു പ്രധാനമായ വിഷയത്തെ ചർച്ച ചെയ്യുകയാണ്. തത്കിം സംസാരി സ്വരൂപമാത്ര അന്വാഖ്യാനപരം വാക്യം ഉദ അസംസാരി സ്വരൂപ പ്രതിപാദന പരമിതി സംശയ. ഇവിടെ ഈ സംശയമാണ്. ഇവിടെ ആ സംസാരി എന്ന് വെച്ചാൽ ഈ ജീവസ്വരൂപം, അതിനെക്കുറിച്ചാണോ ഇവിടെ പ്രതിപാദനം ചെയ്യുന്നത്, അതോ അസംസാരിയായ തത്വത്തെയാണോ ഇവിടെ പ്രതിപാദനം ചെയ്യുന്നത്? കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? യോയം വിജ്ഞാനമയ പ്രാണേഷു എന്നെല്ലാം പറഞ്ഞു. അപ്പൊ താൻ സ്വയം ഇവിടെ എന്താണ്? വിജ്ഞാനമയനായിരിക്കുന്നു, ചൈതന്യവാനായിരിക്കുന്നു. ചൈതന്യവാനായിരിക്കുന്ന താൻ തന്നെയാണ് ഇവിടെ സുഖിയും ദുഃഖിയും എല്ലാം ആയിരിക്കുന്നത്. അപ്പൊ സുഖിയും ദുഃഖിയുമായിരിക്കുന്ന തന്നെ ബോധിക്കുക എന്ന് പറഞ്ഞാൽ തന്റെ ഈ ജീവഭാവത്തെ ബോധിക്കുകയാണ്. ഇതാണോ ശ്രുതിയുടെ ഉദ്ദേശിക്കുന്നത്? അതോ ഇതിനപ്പുറമുള്ള ഈ ഭാവത്തിന് അതീതമായിരിക്കുന്ന തത്വത്തെയാണോ ബോധിപ്പിക്കുന്നത്? എന്താണ് ഇവിടെ ചർച്ച ചെയ്യുന്നതെന്നാണ് സംശയം. അതാണ് തത്കും സംസാരി സ്വരൂപമാത്ര അന്വാഖ്യാനപരം വാക്യം. ഈ വാക്യം ആ സംസാരി സ്വരൂപത്തെ, ജീവസ്വരൂപത്തെ അന്വാഖ്യാനം ചെയ്യുകയാണോ, വിശദീകരിക്കുകയാണോ? ഉദ അസംസാരി സ്വരൂപ പ്രതിപാദനപരം, അഥവാ അസംസാരിയായിരിക്കുന്ന ആ തത്വത്തെ, അതാണ് സംസാരി സ്വരൂപം, അതിനെ പ്രതിപാദനം ചെയ്യുകയാണോ, അതാണ് സംശയം. കിം ദാവത് പ്രാപ്തം, എന്ത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നാണ് പൂർവക്ഷി പറയുന്നു. എന്താണ് സംസാരി സ്വരൂപ മാത്ര വിഷയമേ വേദി? ജീവഭാവത്തെയാണ് ഇവിടെ പ്രതിപാദനം ചെയ്യുന്നത്, സംസാരി സ്വരൂപത്തെ. എന്തുകൊണ്ടങ്ങനെ പറയുന്നു? അതാണ് താൻ അനുഭവിക്കുന്നത്, തൻ്റെ ജീവഭാവത്തെ. ആരെങ്കിലും സ്വയം തന്നെ സുഖിയും ദുഃഖിയും അല്ലാതെ അനുഭവിക്കുന്നുണ്ട്. അപ്പൊ താൻ എങ്ങനെയാണോ തന്നെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതാണ് ശ്രുതി പറയുന്നത്. അദ്ദേഹം എന്തുകൊണ്ട് ഉപക്രമ ഉപസംഹാരാഭ്യാം, ഉപക്രമം ഉപസംഹാരം മധ്യം ആദി അന്ത്യ മധ്യങ്ങളിലെല്ലാം ഈ ജീവഭാവത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. എങ്ങനെ? ഉപക്രമേസു യൂയം വിജ്ഞാനമയ പ്രാണേഷു ശാരീരലിംഗ, തുടക്കത്തിൽ അങ്ങനെ പറയുന്നു. ഈ വിജ്ഞാനമയൻ പ്രാണന്മാരിൽ, ശരീര ഇന്ദ്രിയ മനോബുദ്ധികളിൽ ഏതൊരുവനാണോ ഈ വിജ്ഞാനമയനായിരിക്കുന്നത്, അഹം അഹം എന്ന് സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അഹം ബോധത്തോടുകൂടി ഇരിക്കുന്ന ആരാണ് ഞാൻ, ഞാനാരാണ് ഈ ജീവനാണ്? ശരീരബോധത്തോടുകൂടി ഇരിക്കുന്നവനാണ്, കാരണം അഹം എന്ന് പറയുന്നത് ശരീരബോധത്തോടുകൂടിയാണ്. ശരീരബോധത്തെ വിട്ടിട്ട് ആർക്കെങ്കിലും അഹം എന്ന് പറയാൻ കഴിയും? കഴിയത്തില്ല. അഹം എന്ന് പറയുമ്പോൾ തന്നെ പറയുന്നതാ ഞാൻ അഹം പുരുഷനാണ്, സ്ത്രീയാണ്, യുവാവാണ്, വൃദ്ധനാണ്. അപ്പൊ ശരീരബോധം ഇല്ലാതെ ആർക്കും അഹം എന്ന് പറയാൻ പറ്റത്തില്ല. ശാരീരലിംഗ, ഇവിടെ തുടക്കത്തിൽ തന്നെ ഇത് ബോധിപ്പിക്കുന്നത് ശരീര എന്ന് വെച്ചാൽ ജീവനെയാണ്. ഉപസംഹാരിച്ച ഇനി അവസാനം ഇവിടെ തന്നെ സവാ യേശു മഹാൻ അജ ആത്മായോയം വിജ്ഞാനമേ പ്രാണേഷു, ഈ മഹാനായിരിക്കുന്ന അജനായിരിക്കുന്ന ഈ ആത്മാവ് അവിടെയും പറയുന്നു പ്രാണേഷു വിജ്ഞാനമയ, വിജ്ഞാനമയനായിരിക്കുന്നവനാണ്. ഇത് അജനാണെന്ന് പറയുന്നു വെച്ചാൽ ഇത് അനാദിയായി ഇങ്ങനെ ജനന മരണങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മഹാനാണ്, നാശമില്ല. ഇവിടെ ഇങ്ങനെ ജനിക്കുന്നു, കർമ്മങ്ങൾ ചെയ്യുന്നു, കർമ്മഫലം അനുഭവിക്കുന്നതിന് സ്വർഗ നരകങ്ങളിൽ പോകുന്നു, വീണ്ടും തിരിച്ചു വരുന്നു. മഹാനാണ്. ഇത് തത് അപരിത്യാഗാത്, ആ ജീവഭാവത്തെ വിടാതെ തന്നെ അവസാനവും പറഞ്ഞിരിക്കുന്നു. മധ്യേ വിനി, ഇതിനിടയ്ക്ക് ഭാഗത്ത് ബുദ്ധാന്ത അവസ്ഥ ഉപന്യാസേന തസൈവ പ്രപഞ്ചന, ഇടയ്ക്കെന്താണ് ബുദ്ധാന്തം, ജാഗ്രത്, സുഷുപ്തി. ഇവിടെ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് സുഷുപ്തിയെ കുറിച്ചാണ്. ഈ ജാഗ്രത സുഷുപ്തി എന്ന് പറയുന്ന അവസ്ഥകൾക്ക് ആർക്ക്, ആരാണോ ഉണർന്നിരിക്കുന്നതും ഉറങ്ങുന്നതും എല്ലാം ജീവനാണ്. അന്നാണ് ബുദ്ധാന്താദി അവസ്ഥ ഉപന്യാസേന, ഇത്തരം അവസ്ഥകളെ പറയുന്നത് കൊണ്ടും തസൈവ പ്രപഞ്ചന, ആ ജീവനെ വർണ്ണിക്കുകയാണ്. ഏവം പ്രാപ്തേ ബ്രഹ്മഃ, ഇത്രയും പൂർവക്ഷി പറഞ്ഞു കഴിഞ്ഞപ്പോൾ സിദ്ധാന്തി പറയുന്നു പരമേശ്വര ഉപദേശപരമേവ ഇതം വാക്യം. ബ്രഹ്മത്തെയാണ് ഇവിടെ പറയുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മുമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഓരോ സ്ഥലത്തും അതിൻ്റെ പ്രാധാന്യത്തെ ആവർത്തിച്ച് ബോധിപ്പിക്കുകയാണ്. കാരണം ഇക്കാര്യത്തിൽ ഭ്രമമുണ്ടാകാം. ഇതൊക്കെ പഠിക്കുന്നവർക്ക് ചിന്തിക്കുന്നവർക്ക് തന്നെ ഭ്രമമുണ്ടാകാം. പിന്നെ സാധാരണ കാരണ കാര്യം പറയാനുണ്ട്. ഇത് പറയുന്ന ഇവിടെ പരമേശ്വരനെ തന്നെയാണ് പറയുന്നത്. പരമേശ്വര ഉപദേശപരം എന്ന് വെച്ചാൽ ബ്രഹ്മത്തെ തന്നെയാണ് ഇത് പറയുന്നത്. എന്ന ശരീരം മാത്ര അന്വാഖ്യാനപരം കേവലം ഈ ജീവഭാവത്തെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ താൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ അഹംബോധത്തിലൂടെ താൻ സദാ വിഷയമാക്കിക്കൊണ്ടിരിക്കുന്ന തൻ്റെ ഈ പരിച്ഛിന്ന ഭാവത്തെ അല്ല ബോധിപ്പിക്കുന്നത്. കസ്മ എന്തുകൊണ്ട് സുഷുപ്ത ഉക്രാന്തരീരാഭ്യതീന പരമേശ്വരസ്യ വിപദേശ. ഇതാണ് വളരെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം. അദ്വൈതികൾക്ക് തന്നെ അബദ്ധം പറ്റുന്ന ഒരു സ്ഥാനം. അദ്വൈതികൾ എന്ന് വെച്ചാൽ അദ്വൈതത്തെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുകയും എന്നാൽ സ്വയം ഗ്രഹിക്കാതിരിക്കുകയും ചെയ്യുന്നു. അവർക്കും അബദ്ധം പറ്റുന്ന ഒരു സ്ഥാനമാണ്. ഇവിടെ അത് വ്യക്തമായി പറയുന്നു. സുഷുപ്തിയിലും ഉത്ക്രാന്തിയിലും ഇത് ശ്രുതിയിൽ ഇവിടെ പ്രത്യേകിച്ചും ബിരുദാരണ്യത്തിൽ ആവർത്തിച്ച് വരുന്ന കാര്യങ്ങളാണ്. യശസ്സം പ്രസാദ അസ്മാത് ശരീര ബുദ്ധായ പല ഭാഗത്തും വരുന്നുണ്ട്. സുഷുപ്തിയെ കുറിച്ചും പറയുന്നുണ്ട്. ഉത്ക്രാന്തി എന്ന് പറയുന്നത് രണ്ടു തരത്തിൽ സംഭവിക്കാം. ഒന്ന് മരിക്കുമ്പോൾ, അതിനെ കുറിച്ച് ഇവിടെ പറയും. അയം ശാരീരാത്മാ പ്രാജ്ഞേനാത്മന അന്വാരൂഢ ഉത്സർജൻ യാതി. അതൊരു ഉത്ക്രാന്തി, മരണസമയത്ത് വലിച്ചു വലിച്ചു ചാകുന്നത്. അങ്ങനെ തന്നെ ഇവിടെ പറയും. മരിക്കുന്നവരെ കണ്ടിട്ടുണ്ട്, മരിക്കുന്ന സമയത്ത് ഒരു ദീർഘമായൊരു ശ്വാസം വിളിക്കും. സാധാരണ നമ്മൾ ശ്വാസം വിടുന്ന പോലെയല്ല. അപ്പം പറയും കെട്ടുപൊട്ടി എന്ന് പറയും. അതാണ് ഉത്സർജനമെന്ന് പറയും. മരണത്തെ ഭയമുള്ളവർക്ക് അത് കണ്ടുകഴിഞ്ഞാൽ പേടി വരും. ദീർഘമായി ശബ്ദമുണ്ടായിക്കൊണ്ടാണ് അത്. ഉപനിഷത്തിൽ പറഞ്ഞു എന്താണ്? വലിയ മുഴക്കമൊക്കെ ഉണ്ടായിക്കൊണ്ട് കാട്ടുവഴിയിലൂടെ കുണ്ടും കുഴിയിലും ഉള്ള ഒരു വഴി കൂടെ ഒരു കാളവണ്ടി പോകുന്ന പോലെയാണ് അവസാനത്തെ ആ പോക്കെന്നെല്ലാം പറഞ്ഞ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഒച്ചയും ബഹളവും ഒക്കെ ആയിരിക്കും. സ്വാമിയാണെന്ന് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. ആരായാലും ശരി, ഇങ്ങനെയായിരിക്കും പോക്ക്. പിന്നെ വേറൊന്ന് ഉണ്ട്, ഉപാസകന്റെ ഉത്ക്രമണം. അയാൾ ഉത്ക്രമണത്തിനുള്ള ഒരുപാട് തയ്യാറെടുപ്പൊക്കെ നടത്തി അവസാനം ശരീരം വിട്ടുപോകും. അതുപോലെ ഉത്ക്രമണം. അപ്പൊ ഈ രണ്ടു തരത്തിലുള്ള ഉത്ക്രമണത്തെ കുറിച്ച് ശ്രുതിയിൽ പറയുന്നുണ്ട്. പിന്നെ മറ്റൊന്നെന്താണ്? സുഷുപ്തി. അതാണ് ഇവിടെ പറഞ്ഞ സുഷുപ്ത ഉത്ക്രാന്ത. ഈ സുഷുപ്തിയിലും ഉത്ക്രാന്തിയിലും ഈ ജീവന്റെ ഗതിയെക്കുറിച്ച് പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതാണ് ഗതി ഉത്ക്രാന്തി. ഗതി എന്ന് പറഞ്ഞാൽ അത് ഉദ്ദേശിക്കുന്ന ഒരു പ്രാപ്തി, എവിടെയെങ്കിലും ചെന്ന് പ്രാപിക്കുന്നതിനാണ് ഗതി എന്ന് പറയുന്നത്. ഉത്ക്രാന്തി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന അതുകൊണ്ടുള്ള സഞ്ചാരം. ഇപ്പൊ ശ്രുതിയിൽ ഇങ്ങനെ പലയിടത്തും പറയുന്നുണ്ട്, സുഷുപ്തിയെക്കുറിച്ചും ഉത്ക്രാന്തിയെക്കുറിച്ചും പറയുന്നിടത്ത് എന്താണ് സുഷുപ്തിയുടെ താല്പര്യം? അത് ശ്രദ്ധിക്കുക. എന്താണോ ഇപ്പോ ഈ ജാഗ്രത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോ പറയുന്നു സുഖിയും ദുഃഖിയുമായിരിക്കുന്നു എന്നെല്ലാം പറയുന്നു. പക്ഷേ വിട്ടുപോകുന്ന സമയം പറയുന്ന ഒരു വലിയ ശബ്ദത്തോടു കൂടി പോകുന്നു. അവിടെ സുഖിക്കാനും ദുഃഖിക്കാനും ഒന്നും ഒന്നും തിരിച്ചറിയാൻ വയ്യ. ചില ഭാഗത്തൂര് അവിടെ ഒരു ബോധമില്ലാതെയാണ് പോകുന്നത്. സുഖവും ദുഃഖമൊന്നും അറിയുന്നില്ല. കാണുന്നവർക്ക് അത് കാണുമ്പോൾ വലിയ സങ്കടം തോന്നും. എന്നാലും ഇങ്ങനെ കിടന്ന് വലിക്കുന്നില്ലല്ലോ, ചാകുന്നില്ലല്ലോ. പക്ഷെ ഈ വലിക്കുന്നവനൊന്നും അറിയുന്നില്ല. ബോധശൂന്യനായ വലിച്ചു തീർക്കുകയാണ്. പ്രാണന്റെ മാത്രയ്ക്കൊരു കണക്കുണ്ട്. ജനിച്ചു കഴിഞ്ഞാൽ ഇത്രയും പ്രാണൻ വലിച്ചു തീർക്കണമെന്ന്. അവസാനം കുറച്ച് ശേഷിച്ച് തന്നെ നീട്ടി വലിച്ചങ്ങ് തീർക്കുകയാണ്. ഇവിടെ തീർത്തു കഴിഞ്ഞാൽ അക്കൗണ്ട് ക്ലോസ്. അക്കൗണ്ട് ക്ലോസ് ആകാതെ പോകാൻ പറ്റത്തില്ല. അപ്പോൾ അവസാനം വരുമ്പം കുറച്ച് സ്പീഡിന് വലിച്ചു കഴിഞ്ഞാൽ അതങ്ങ് തീരും, വിട്ടുപോകാം. അപ്പോൾ അവിടെ രണ്ടിടത്തുള്ള പ്രത്യേകത എന്താണ്? ഉത്ക്രാന്തി, ഗതി, ഈ പറയുന്നിടത്ത് ഈ ജീവഭാവത്തെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. കാരണം ആ ജീവഭാവത്തെയാണ് ജനനം മുതൽ മരണം വരെ ബോധമുള്ള കാലത്ത് മുഴുവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതറിയുന്നത് പ്രധാനമായിട്ടും എങ്ങനെ? സുഖിയായും ദുഃഖിയായും താൻ ആന്തരികമായി അനുഭവിക്കുന്ന എല്ലാ ദ്വന്ദ്വഭാവങ്ങളിലൂടെയും ഇതിനെ സദാ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് വിശേഷത നമുക്ക് ജാഗ്രതയിലിരുന്ന് ചിന്തിച്ച് മനസ്സിലാക്കാൻ പറ്റിയ രണ്ട് സ്ഥാനമാണ്. ഒന്ന് സുഷുപ്തിയും ഉത്ക്രാന്തി. അപ്പൊ ശ്രുതിയിൽ സുഷുപ്തിയും ഉത്ക്രാന്തിയും നിർദ്ദേശിക്കുന്നത് ഈ ജീവഭാവത്തെ അറിയാൻ വേണ്ടിയിട്ടല്ല. കാരണം അത് നമ്മൾ ജാഗ്രതയിൽ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ശ്രുതി പറയേണ്ട കാര്യമില്ല. ജാഗ്രതയിൽ അറിയാൻ വയ്യാത്ത ഒന്ന് എന്താണ്? അതാണ് ബ്രഹ്മഭാവം. ജാഗ്രതയിൽ അറിയാൻ വയ്യാന്ന് വെച്ചാൽ സ്വാഭാവികമാണ്. ശ്രുതിയുടെ സഹായം കൂടാതെ, ഉപദേശത്തിന്റെ സഹായം കൂടാതെ അറിയാൻ വയ്യാത്ത ഒന്നാണ് തൻ്റെ തന്നെ ബ്രഹ്മഭാവം. അതിനെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സുഷുതിയിലും ഉത്ക്രാന്തിയിലും ഈ വിശദീകരണങ്ങളെല്ലാം ശ്രുതി തരുന്നത്. അല്ലെങ്കിൽ സുഷുതിയെയും ഉത്ക്രാന്തിയും വിശദീകരിക്കുന്നു. അവിടെ എങ്ങനെ വ്യക്തമായി പറയുന്നു? ആ സുഷുതിയിൽ ഈ ജീവഭാവം അല്ല എന്നുവെച്ചാൽ ജാഗ്രതയിൽ നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവഭാവമല്ല നിനക്കുള്ളത്. പിന്നെയോ, അവിടെ പരമേശ്വര ഭാവമാണ്. അതിനാണ് സുഷുതി എന്ന് ഉദ്ദേശിക്കുന്നത്. ഉത്ക്രാന്തിയിലും അത് തന്നെ. അവിടെയും എന്താണ് ബോധിപ്പിക്കുകയാണ്? അവിടെ ആ പരമേശ്വര ഭാവമാണ്. എന്തുകൊണ്ടാണ് അത് അങ്ങനെ നിർദ്ദേശിക്കാൻ കാരണം? കാരണം ഈ ജാഗ്രതയിലെ ദേഹാഭിമാനം, ഇതിനെ തുടർന്ന് വരുന്ന സുഖദുഃഖാദി അഭിമാനങ്ങൾ, അനുഭവങ്ങളൊന്നും തന്നെ ഇല്ല. ഈ അനുഭവ ശൂന്യതയുണ്ട് അവിടെ. അപ്പൊ ഈ അനുഭവങ്ങളെല്ലാം ശൂന്യമായിരിക്കുന്ന ആ പരമേശ്വരഭാവം ഇതിനെ വെളിപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് ശ്രുതി സുഷുപ്തിയെ വർണ്ണിക്കുന്നത്. എന്നുവെച്ചാൽ സുഷുപ്തിയെക്കുറിച്ചുള്ള ചർച്ചയിൽ നിന്ന് നമ്മൾ ഗ്രഹിക്കേണ്ടത് ഈ ജീവഭാവത്തെ അല്ല പരമാത്മഭാവത്തെയാണ്. അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഈ ജീവഭാവം എന്ന് പറഞ്ഞാൽ എന്താ? എന്തുകൊണ്ട് സുഖിയും ദുഃഖിയുമായിട്ടിരിക്കുന്നു? ജീവഭാവം എന്ന് പറയുമ്പോൾ ഈ അജ്ഞാനത്തെ ആശ്രയിച്ചുള്ള ഭാവങ്ങൾ. ബ്രഹ്മഭാവത്തെ അറിയാതിരിക്കുക, തുടർന്ന് വരുന്ന എല്ലാം അജ്ഞാനഭാവമാണ്. അപ്പോൾ ഈ അജ്ഞാനഭാവം അതാണ് ജീവഭാവം. കാരണം ഇവിടെ ഇങ്ങനെ ഈ അജ്ഞാനഭാവത്തിലിരിക്കുമ്പോൾ തനിക്ക് തന്നെ ബ്രഹ്മഭാവത്തെ അറിയാൻ പറ്റുന്നുണ്ട്. ആ ബ്രഹ്മഭാവത്തെ അറിയണമെങ്കിൽ എന്ത് വേണം? ഈ അജ്ഞാനഭാവത്തെ നിഷേധിക്കണം. നിഷേധിച്ചിട്ട് തൻ്റെ തന്നെ പരമാത്മഭാവത്തെ ബോധിപ്പിക്കണം. അതാണ് ശ്രുതി ചെയ്യുന്നത്. അപ്പോ ശ്രുതി എന്ത് ചെയ്യുന്നു? സുഷുതിയിൽ പരമാത്മഭാവത്തെ ബോധിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ പരമാത്മാവിന് അജ്ഞാനമുണ്ട്. ശരി, തനിക്ക് അജ്ഞാനമുണ്ട്, താനിവിടെ അജ്ഞനായിരിക്കുന്നു. എന്റെ അനുഭവം അതാണ്. ഈശ്വരൻ തന്നെ പോലെ അജ്ഞനാണോ? അല്ല. അപ്പൊ സുഷുതിയിൽ പരമാത്മഭാവത്തെ ബോധിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ജാഗ്രതത്തിലെ ഈ അജ്ഞാനഭാവത്തിൽ നിന്നും വിലക്ഷണമായ ശുദ്ധമായ പരമാർത്ഥമായ തത്വത്തെ ബോധിപ്പിക്കുകയാണ് സൃഷ്ടി. അതാണ് പരമേശ്വരത്വം. പരമേശ്വരൻ ഒരിക്കലും അജ്ഞാനത്തെ ആരോപിച്ചു കളയുന്നത്. തന്നിൽ തനിക്ക് അജ്ഞാനത്തെ കാണാം. കാരണം താനത് അനുഭവിക്കുകയാണ്. താൻ അറിയുന്നു, പറയുന്നു, ഞാൻ അജ്ഞനാണ്, എനിക്ക് എന്റെ പരമാർത്ഥ സ്വരൂപത്തെ അറിയാൻ കഴിയുന്നില്ല. ഈ ഒറ്റ കാരണം കൊണ്ട് തന്നെ ഞാൻ എന്റെ തത്വത്തെ അറിയുന്നില്ല, പരമാർത്ഥത്തെ അറിയുന്നില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തന്നെ താനിപ്പോ അജ്ഞനാണ്. പക്ഷെ സുഷുതിയിൽ എന്താണ് പറയുന്നത്? സുഷുതി എന്ന് പറയുന്ന ആ പരമാത്മഭാവത്തെ ബോധിപ്പിക്കുകയാണ്. ഇപ്പൊ പറയാൻ പറ്റുമോ സുഷുതിയിൽ ഞാൻ അജ്ഞനാണെന്ന്? അപ്പൊ പിന്നെ ജാഗ്രതും അതും തമ്മിൽ എന്താ വ്യത്യാസം? സുഷുതിയിൽ എങ്ങനെ പരമാത്മഭാവം വരും? അങ്ങനെ സുഷുതിയിൽ തനിക്കൊരു പരമാത്മഭാവം, പരമേശ്വരഭാവം ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ, അതാണ് സത്യം എന്ന് മനസ്സിലാക്കിക്കഴിഞ്ഞാൽ ജാഗ്രതയിൽ വന്നിട്ട് ഒരാൾക്ക് പറയാം ആ പരമാത്മഭാവം തന്നെയാണ് ഇവിടെയും തുടരുന്നത്, സുഷുതിയിലും ഉത്ക്രാന്തിയിലും എല്ലാം ആ പരമാത്മഭാവമാണ്, അത് അജ്ഞാന സംശയം വലിയ ശൂന്യമാണ് എന്ന് പറയണമെങ്കിൽ എന്ത് വേണം? അത് സുഷുതിയിൽ മനസ്സിലാകും. അപ്പൊ ഇവിടെ പറയുന്നത് സുഷുതിയെ ശ്രുതി നിർദ്ദേശിക്കുന്നത് തന്റെ പരമാത്മഭാവത്തെ മനസ്സിലാക്കാനാണ്. അതങ്ങനെ മനസ്സിലാക്കിയാൽ മാത്രമേ തനിക്കിവിടെ ജാഗ്രതയിൽ വന്നിട്ട് തന്റെ പരമാത്മഭാവത്തെ മനസ്സിലാക്കാൻ കഴിയൂ. അല്ല, സുഷുതിയെ ബോധിപ്പിക്കുന്നത് സുഷുതിയിൽ അജ്ഞാനമുണ്ടെന്ന് ബോധിപ്പിക്കാനല്ല. അതാണ് ഇവിടെ പറയുന്നത്. എന്താണ് സുഷുപ്ത ഉത്ക്രാന്തോജ? സുഷുതിയിലും ഉത്ക്രാന്തിയിലും ശാരീരാഭേദേന, ശരീരം എന്ന് പറയുന്നത് എന്താണ്? ജീവഭാവം. ഈ ജീവഭാവത്തിൽ നിന്ന് ഭിന്നമായി പരമേശ്വരസ്യ ഉപദേശ, അവിടെ പരമേശ്വരനെയാണ് പറയുന്നത്. എവിടെ സുഷുതി എന്നുവെച്ചാൽ തന്റെ തന്നെ പരമാത്മസ്വരൂപത്തെയാണ് അവിടെ പറയുന്നത്. അത് താനിപ്പോയി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവഭാവത്തെയാണ് എന്ന് പറയുമ്പോൾ, ഈ ജീവഭാവത്തെയോ ജീവഭാവത്തിന് കാരണമായിരിക്കുന്ന ഒന്നിനെയല്ല അവിടെ പറയുന്നു, ഇനിയോ തന്റെ പരമാത്മഭാവത്തെയാണ്. ഇങ്ങനെ മനസ്സിലാക്കുമ്പോൾ ഒരാൾക്ക് എങ്ങനെ പറയാൻ പറ്റും സുഷുതിയിൽ അജ്ഞാനത്തെ ബോധിപ്പിക്കുന്നു എന്ന് ശ്രുതി? ഇങ്ങനെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരാൾക്ക് പറയാൻ പറ്റും സുഷുതിയിൽ അജ്ഞാനത്തെ ബോധിപ്പിക്കുന്നു എന്നെല്ലാം പറയുന്നത് എന്താണ്? ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ മനസ്സിലാക്കാൻ കഴിയാതെ വരുമ്പോഴാണ് ഇത് ശരിയായ രീതിയിൽ വിചാരം ചെയ്ത് ബോധ്യപ്പെടേണ്ട കാര്യമാണ്. സുഷുതി ശ്രുതി വർണ്ണിക്കുന്നത്, സുഷുതിയിലൂടെ ശ്രുതി ശ്രോതാവിനെ ബോധിപ്പിക്കുന്നത് തന്റെ പരമാത്മഭാവത്തെയാണ്. ആ പരമാത്മഭാവത്തിൽ ഈ ജീവഭാവത്തിനോ ജീവഭാവമോ ഈ ജീവഭാവത്തിന് കാരണമായിരിക്കുന്ന ഒന്നുമോ അവിടെ ഉണ്ടായിരിക്കത്തില്ല. ശാരീരാഭേദേന എന്തുകൊണ്ട് പറഞ്ഞു? ജാഗ്രതയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ശാരീരഭാവം, ജീവഭാവം, ശാരീരം എന്ന് വെച്ചാൽ ശരീര സംബന്ധിയായിട്ടുള്ള ഭാവം, ശരീര സംബന്ധിയായിട്ടുള്ള ഭാവം എന്ന് വെച്ചാൽ ശരീര അഭിമാനം കൊണ്ടുവരുന്ന ഭാവം കൊണ്ടാണ് തന്നെ ശാരീരം ജീവഭാവം. അതിൽ നിന്ന് ഭിന്നമെന്ന് എന്തുകൊണ്ട് പറഞ്ഞു? കാരണം ഇവിടെ അതാ അനുഭവിക്കുന്നു. സുഷുതി അതല്ല പരമാർത്ഥം. അതെന്താണ്? ഈശ്വരഭാവമാണ്. അത് സുഷുപ്തിയിൽ എങ്ങനെ വിശദീകരിക്കുന്നു എന്ന് പറയുന്നത്, സുഷുപ്ത താവത് അത് ശ്രുതി വാക്യത്തെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ ഇതിനെ ഭാഷ്യകാരൻ ഇവിടെ വിശദീകരിക്കുകയാണ്. അത്ര അയം പുരുഷ പ്രാജ്ഞേന ആത്മനാസം പുരുഷുപ്തു ന ബാഹ്യം കിഞ്ചന വേദ ന അന്തരം ഇതി ശാരീരാദ്ഭേദേന പരമേശ്വരം വ്യപദിശതി. സുഷുപ്തിയിൽ അങ്ങനെ ബ്രഹ്മതത്വത്തെയാണ് ബോധിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ പോരല്ലോ. ശ്രുതിയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാലും പോരാ, ആ ശ്രുതിയെ തന്നെ എടുത്തു കാണിക്കണം. അതിനുവേണ്ടിയിട്ടാണ് ജനകയാജ്ഞ സംവാദത്തിൽ നിന്നുള്ള ഈ ശ്രുതി എടുത്തു പറയുന്നത്. അയം പുരുഷ, ഈ പുരുഷൻ എന്ന് വെച്ചാൽ ഇപ്പോ ഇവിടെ ഈ പ്രത്യക്ഷമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പുരുഷൻ അഹം എന്നുള്ള ബോധത്തിലൂടെ താൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ താൻ തന്നെ സുഷുപ്തിൽ എന്ത് വരുന്നു? പ്രാജ്ഞേന ആത്മന സംപരിഷ്വപ്ത, പ്രാജ്ഞനായിരിക്കുന്ന ആ ആത്മാവുമായി പ്രാജ്ഞനെന്ന് പറയുന്നതിനോട് അർത്ഥം പറയുന്നു പ്രാജ്ഞസ്തു രൂഢ്യ പരയേവ. പ്രാജ്ഞനെന്ന് പറഞ്ഞാൽ അതിന്റെ രൂഢി അർത്ഥം തന്നെ പരനെന്നാണ്, പരമാത്മാ എന്നാണ് പ്രാജ്ഞനെന്ന് പറഞ്ഞാൽ. പക്ഷെ നമ്മളെന്താ പഠിക്കുന്നത്? പ്രാജ്ഞനെന്ന് പറഞ്ഞാൽ സുഷുപ്തിയിൽ അജ്ഞാനത്തോടു കൂടിയിരിക്കുന്നവൻ എന്നാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ എന്ത് പറഞ്ഞിരിക്കുന്നു? പ്രാജ്ഞസ്തു രൂഢ്യ പരയേവ. പ്രാജ്ഞ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ പരമാത്മാവെന്നാണ്. അപ്പൊ പരമാത്മാവിൽ അജ്ഞാനമുണ്ടോ? ഉണ്ടെങ്കിൽ പിന്നെ ജീവനുമായിട്ട് എന്താ വ്യത്യാസം? താനും അജ്ഞനാണ്, പരമാത്മാവും അജ്ഞനാണ്. അപ്പൊ പ്രാജ്ഞ ശബ്ദത്തിന് അങ്ങനെ ഒരു അർത്ഥമേ ഇല്ല. പ്രാജ്ഞനെന്ന് പറഞ്ഞാൽ സുഷുപ്തിയിൽ അജ്ഞാനത്തോടുകൂടിയിരിക്കുന്നവൻ, അങ്ങനെയൊക്കെയല്ലേ നമ്മൾ പഠിക്കുന്നു. അതിന്റെ അപ്പുറത്തൊരാളുണ്ട്, തിരിയൻ, അത് അജ്ഞാനമില്ലാത്ത ആള്. ഇതെല്ലാം ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന വ്യാഖ്യാനങ്ങളാണ്. അങ്ങനെയൊക്കെ പഠിച്ച് തലതിരിഞ്ഞു പോയാൽ പിന്നെ അത് തിരിച്ചെടുക്കാൻ പ്രയാസമാണ്. ശ്രുതി വ്യക്തമായി പറയുന്നു പ്രാജ്ഞേന ആത്മന. പ്രാജ്ഞനെന്ന് വെച്ചാൽ എന്താണ്? പരമാത്മം. പ്രാജ്ഞാത്മാ എന്ന് വെച്ചാൽ പരമാത്മസ്വരൂപത്തോട് സംപരിഷുക്ത ഏകീഭൂതനായി നടത്തും. അതുകൊണ്ട് ഏകീഭവിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? കാരണം ഈ ജീവഭാവത്തെയൊക്കെ വിട്ടാലേ പറ്റൂ. ഇവിടുത്തെ സുഖദുഃഖങ്ങളെ, ഇവിടെ സുഖദുഃഖങ്ങൾക്ക് അകർണമായിരിക്കുന്ന അജ്ഞാനാദി ദോഷങ്ങളെ എല്ലാം വിട്ടിട്ട് ഇവിടെ എന്തെല്ലാം ദോഷങ്ങളുണ്ടോ ഇതെല്ലാം വിട്ടാലേ അവിടെ ഏകീഭൂതനാകാൻ പറ്റും. ഇതെല്ലാം കൂടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ എങ്ങനെ ഏകീഭൂതനാകാൻ പറ്റും? അതാണ് ജാഗ്രത്തിൽ നിന്ന് സുഷുപ്തിയിലേക്കുള്ള സഞ്ചാരം എന്ന് പറയുന്നതിനെ പറയുന്ന അതുകൊണ്ടാണ്. മുമ്പ് വിശദീകരിച്ചാണ്, എന്നാലും പറയും. ആ ഏകീഭവനം സംഭവിക്കുന്നു അവിടെ. അത് ഏകീഭവിക്കുമ്പോൾ എന്താണോ ആ പരമാത്മാ ഭാവത്തിലാണ്, അത് പറഞ്ഞ് പ്രാജ്ഞേന ആത്മന, പ്രാജ്ഞ സ്വരൂപത്തിലാണ് ഏകീഭവനം സംഭവിക്കുന്നത്. അവിടെ ഇതൊന്നുമില്ല. പിന്നെ അവിടെ ഒരാള് അങ്ങനെ ഈ ജീവൻ ഏകീഭവിക്കുമ്പോൾ അവിടെ അജ്ഞാനമുണ്ടെന്ന് പറഞ്ഞാൽ, അജ്ഞാന കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെയാ പരമാത്മഭാവം. അതുകൊണ്ടാണ് നമുക്ക് ഉദാഹരണം പറഞ്ഞിട്ടുള്ളത്. ക്ഷേത്രത്തിന്റെ ഉള്ളിൽ പ്രവേശിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? ചെരുപ്പഴിച്ച് പുറത്തു വയ്ക്കുന്നു. എന്നുവെച്ചാൽ വൃത്തികെട്ട സാധനങ്ങളുമായിട്ട് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. എവിടെയാണോ ഏകീഭവനം സംഭവിക്കുന്നത്, അത് സഹജമായി സംഭവിക്കുന്നതാണ്. അവിടെ അജ്ഞാന കാര്യങ്ങളൊന്നുമില്ല. എന്തുകൊണ്ട് പറയുന്നു? ആ പ്രാജ്ഞനുമായിട്ടാണ് അവിടെ ഏകീഭവിക്കുന്നത്. അവിടെ പ്രാജ്ഞസ്വരൂപമാണ്. പ്രാജ്ഞനെന്ന് വെച്ചാൽ എന്താണ്? രൂഢ്യ തന്നെ, ആ ശബ്ദത്തിന്റെ അർത്ഥം തന്നെ പരമാത്മാവെന്നാണ്. പരമാത്മാവിൽ അജ്ഞാനമുണ്ടോ? ഇങ്ങനെ വേണം അദ്വൈതത്തെ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഈ ജാഗ്രതത്തിലെ വികല്പങ്ങൾക്കെല്ലാം കാരണമായിരിക്കുന്ന അജ്ഞാനത്തോടുകൂടിയ ഒരവസ്ഥയാണ് സുഷുപ്തി എന്ന് നമ്മൾ ധരിക്കുന്നത് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രക്രിയയാണ്. അങ്ങനെ ഒരു പ്രക്രിയ ഉണ്ട് എന്ന് നിഷേധിക്കുന്നില്ല. ഭാഷകാരൻ കൊണ്ട് പറയുന്ന അതല്ല. പ്രകരണ ഗ്രന്ഥങ്ങളിലെല്ലാം ഇങ്ങനെ ഒരു പ്രക്രിയ പറയും. ഇത് തലയിൽ കയറിപ്പോയോ പിന്നെ തിരുത്താൻ പ്രയാസമാണ്. ഇനി ഒരാൾ അങ്ങനെയുള്ള പ്രകരണ ഗ്രന്ഥങ്ങളൊക്കെ പഠിച്ച് അങ്ങനെ ഒരു പ്രക്രിയയുടെ തലയിൽ കയറിയിരിക്കുന്നു എന്നിരിക്കട്ടെ. ഏതെങ്കിലും കാരണവശാൽ ഇതുപോലെയുള്ള ഭാഷയും മറ്റും അയാൾക്ക് ചിന്തിക്കുന്നതിലൊരവസരം വരികയും ഇവിടെ അത് ബോധ്യപ്പെടുകയും ചെയ്താലും മറ്റത് തിരുത്താൻ അഭിമാനം സമ്മതിക്കത്തില്ല. കാരണം ഒരു കാര്യം പഠിക്കുക എന്നുള്ളതല്ല മുഖ്യം, പഠിപ്പിക്കുക എന്ന് പറയുന്നതാണ്. തെറ്റായി പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്വയം തനിക്കെങ്ങനെ അതിനെ തിരുത്താൻ പറ്റും? അപ്പൊ അതുവരെ ഉണ്ടായിരുന്ന തന്റെ ആചാര്യത്വവും ഗുരുത്വവും എല്ലാം അവിടെ നിഷേധിക്കപ്പെടും. അത് അത്തരം കാര്യങ്ങളിലൊക്കെ അഭിമാനമുള്ളവർക്ക് അത് നിഷേധിക്കുക എന്ന് പറയുന്ന വലിയ പ്രയാസമാണ്. അതുകൊണ്ട് പണ്ഡിതന്മാർ കൂടി അവസാനം ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ നിഷേധിക്കത്തില്ല. അവരതുവരെ പഠിപ്പിച്ചത് അബദ്ധമാണെന്ന് സ്വയം തിരുത്തേണ്ടി വരും എന്ന് പറയുമ്പോൾ അതുവരെ താൻ വിഡ്ഢിയായിരുന്നു എന്നൊക്കെ സ്വയം അംഗീകരിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ആ പെശക് തിരുത്താതെ ഇന്ന് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവിടെ അത് വ്യക്തമായി പറയുന്നു. എന്താണ് സുഷുപ്തു സുഷുപ്തിയിൽ അതിനെ എങ്ങനെ വിശദീകരിക്കുന്നു? അയം പുരുഷ, ഈ പുരുഷൻ എന്ന് പറയുന്ന ജീവഭാവത്തെ ഉദ്ദേശിച്ച് പറയുകയാണ്. എന്നുവെച്ചാൽ ജാഗ്രതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അയം എന്ന് പറയുന്ന ഇതം ശബ്ദത്തിന്റെ രൂപമാണ്. അയം ശബ്ദം ഉപയോഗിക്കുന്ന എപ്പോഴും നമുക്ക് പ്രത്യക്ഷമായിരിക്കുന്ന കാര്യങ്ങളെ പറയാൻ വേണ്ടിയിട്ടാണ്. അയം ബാല എന്ന് പറയുന്നത് ഈ ബാല, അയം വൃക്ഷ എന്ന് പറഞ്ഞത് ഈ മുമ്പ് നിൽക്കുന്ന ഈ വൃക്ഷം. അങ്ങനെ അയം പുരുഷ എന്ന് പറഞ്ഞാൽ അതാ ഇപ്പോ എനിക്ക് പ്രത്യക്ഷമായിരിക്കുന്നത്. ഇതെല്ലാം പറയുന്നത് ജാഗ്രതയിൽ ഇരുന്നുകൊണ്ടാണല്ലോ. സുഷുപ്തി ചർച്ചയില്ലല്ലോ. ഈ പുരുഷൻ പ്രാജ്ഞനാത്മന സംപരിഷുപ്ത പരമാത്മാവുമായി അതുകൂടെ പറയുന്നുണ്ട്. പുരുഷോ ജീവേവ, ഇവിടെ പുരുഷൻ എന്ന് പറയുന്ന ആ ജീവനെ തന്നെ. പ്രാജ്ഞസ്തു രൂഢ്യ പരേ, പ്രാജ്ഞൻ എന്ന് പറയുന്ന പരമാത്മാവും തന്നെ. അങ്ങനെ തന്നെ ഇവിടെ മനസ്സിലാകും. അങ്ങനെ മനസ്സിലാക്കേണ്ട സ്ഥാനത്ത് ആണ് ചെല്ല് പറയുന്നത്. പ്രാജ്ഞൻ എന്ന് പറഞ്ഞ എന്താണ്? അജ്ഞാനത്തോട് പ്രാജ്ഞൻ, വലിയ അജ്ഞാനത്തോടു കൂടിയിരിക്കുന്ന അജ്ഞാനത്തെ ചെറുത് വ്യാഖ്യാനിക്കുന്ന കട്ടിപിടിച്ച അജ്ഞാനം. അജ്ഞാനം എങ്ങനെയാ കട്ടിപിടിക്കുന്നറിയത്തില്ല. അത് പറയുന്നത് പറയുന്നവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അങ്ങനെ ഒരുപാട് അദ്വൈത ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആരും തന്നെ ഇത്തരം പ്രാമാണികമായ ഗ്രന്ഥങ്ങൾ ചർച്ച ചെയ്യാനോ വിചാരം ചെയ്യാനോ ഒന്നും ആർക്ക് സമയമില്ല, ആരും മെനക്കെടാറുമില്ല. അല്പസ്വല്പം എന്തെങ്കിലുമൊക്കെ പഠിക്കുക, പിന്നെ മറ്റുള്ളവരെ പഠിപ്പിക്കുക, ഗുരുവാകുക, ഇതിലൊക്കെയാണ് ആൾക്കാർക്ക് താല്പര്യം. എത്രകാലം ശിഷ്യനായിരിക്കും? നിങ്ങൾ ആയതുകൊണ്ട് 10-12 വർഷം ശിഷ്യന്മാരായിരുന്നു. ഇതിന് ആരും തയ്യാറാവത്തില്ല. വേറെ രക്ഷയില്ലാത്തതുകൊണ്ട് നിങ്ങൾ വരുന്നെന്ന് എനിക്ക് പറയാൻ പറ്റും. പറയുന്നു അയം പുരുഷ പ്രാജ്ഞനാത്മന സംപരിഷുക്ത. അത് ഒന്നുകൂടി വ്യക്തമാക്കുന്ന എന്താണ്? എന്ന ബാഹ്യം കിഞ്ചന വേദ. അവിടെ ആ ഏകീഭവനത്തിൽ പുറമേ ഒന്നും തന്നെ അറിയുന്നില്ല. സുഹൃത്തിൽ എന്തെങ്കിലും പുറമേ അറിയാൻ പറ്റുമോ? എന്നുവെച്ചാൽ അവിടെ നീ ഞാൻ എന്നുള്ള ഈ ഭേദത്തെ കാരണമായിരിക്കുന്ന ഒരറിവുമില്ല അവർ. അതുമാത്രമല്ല, ഒന്നുകൂടി വ്യക്തമാകുന്ന അന്തരം അവിടെ ഉള്ളിലും ഒന്നിനെ അറിയുന്നില്ല. ഇവിടെ അങ്ങനെയല്ല. അത് എന്തുകൊണ്ട് പ്രത്യേകം പറഞ്ഞു? ഇവിടെ അങ്ങനെയല്ല. ഞാൻ ഇവിടെ ഇരിക്കുന്നു, എന്റെ മുമ്പിലിരിക്കുന്ന പുസ്തകത്തെ അറിയുന്നു, എന്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളെല്ലാവരെയും അറിയുന്നുണ്ട്. അതേസമയം തന്നെ ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് എന്റെ ഉള്ളിനെ അറിയുന്നു ആന്തരമായി. എന്റെ ഉള്ളിൽ നടക്കുന്ന വികാര വിചാരങ്ങളെ അറിയുന്നു, എന്റെ ഉള്ളിൽ കടന്നു വരുന്ന സുഖത്തെ അറിയുന്നു, ദുഃഖത്തെ അറിയുന്നു, ആശയെ അറിയുന്നു, നിരാശയെ അറിയുന്നു, എന്തെല്ലാം അറിയുന്നു, കാമം ക്രോധം എല്ലാം അറിയുന്നു. അപ്പൊ ബാഹ്യമായി അറിയുന്നത് പോലെ തന്നെ ആന്തരികമായി എന്തെല്ലാം എന്റെ ഉള്ളിൽ കടന്നു വരുന്നു അറിയുന്നു. ഇതിലൊക്കെ ഉപരിയായി എന്താണ്? ഇതിനെല്ലാം കാരണമായിരിക്കുന്ന എന്റെ അറിവില്ലായ്മയും ഞാൻ തിരിച്ചറിയുന്നു. ഞാൻ സ്വയം പരനാണ് എന്നുള്ള ആ ബോധം ഇല്ലാത്തതുകൊണ്ടാണ് പറയുന്നത് ഞാൻ എന്താ സുഖിയാണ്, ദുഃഖിയാണ്, ഞാൻ കാമിയാണ്, ക്രോധിയാണ്. ഈ അനുഭവങ്ങൾക്കെല്ലാം കാരണമായിരിക്കുന്ന എന്റെ അറിവില്ലായ്മ, അല്ലെങ്കിൽ ഈ നാനാ അനുഭവ രൂപത്തിൽ ഇരിക്കുന്ന എന്റെ അറിവില്ലായ്മ, ഇതൊരു അറിവില്ലായ്മയാണ്. അറിവില്ലായ്മയാകുന്ന അറിവ് ഞാൻ സുഖിയാണ് എന്ന് പറയുന്നത് ഒരു അറിവാണ്, അത് അറിവില്ലായ്മയുമാണ്. ഇങ്ങനെയുള്ള ഈ അറിവില്ലായ്മയും അറിയുന്നുണ്ട്, അത് ആന്തരികമായി അറിയുന്നു. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. അവിടെ പ്രത്യേകം മനസ്സിലാക്കുക, അറിവും അറിവില്ലായ്മയും നമുക്ക് ഈ ജാഗ്രതയിലേ മനസ്സിലാക്കാൻ പറ്റൂ. എന്തുകൊണ്ടിത് സാപേക്ഷമാണ്? ഒന്നിനെ ആശ്രയിച്ച് മറ്റൊന്നിന് നിലനിൽപ്പുള്ളൂ. സുഖവും ദുഃഖവും സാപേക്ഷമാണ്. ഒന്നിനെ ആശ്രയിച്ച് മറ്റൊന്നിനെ അറിയാൻ പറ്റൂ. ജാഗ്രതയിൽ അത് സാധ്യമാകൂ. ഇരുളും വെളിച്ചവും സാപേക്ഷമാണ്. ഒന്നിനെ അറിഞ്ഞാലേ മറ്റൊന്നിനെ അറിയാൻ പറ്റൂ. സുഷുപ്തിയിൽ ആർക്കും ഇരുളിനെ കണ്ടെത്താൻ പറ്റില്ല. എന്തുകൊണ്ട്? അവിടെ വെളിച്ചമില്ല, വെളിച്ചത്തിന്റെ അനുഭവമില്ല. വെളിച്ചത്തിന്റെ അനുഭവം ഇല്ലാത്ത ഒരാൾക്ക് ഇങ്ങനെ ഇരുളിനെ കാണാൻ പറ്റും? അറിയാൻ പറ്റത്തില്ല. ജാത്യാന്ധൻ എന്ന് വെച്ചാൽ ജന്മന അന്ധനായ ഒരുവനാ. നമ്മളീ കാണുന്നത് പോലെ ഇരുട്ടിനെയും വെളിച്ചത്തിനെയും തിരിച്ചറിയാൻ പറ്റില്ല. അയാൾ പറയും, എന്താണ് ചോദിക്കണം? നിങ്ങൾക്ക് വെളിച്ചത്തിന്റെ അനുഭവം ഉണ്ടായിരിക്കും, എന്താ സാധനം? തിരിച്ചു ചോദിക്കും, നിങ്ങൾ ഈ വെളിച്ചം എന്ന് പറയുന്നത് എന്താ? വെളിച്ചം എന്തെന്ന് അറിഞ്ഞാൽ പിന്നെ അയാൾക്ക് ഇരുട്ടെന്താണെന്ന് പറയാൻ പറ്റൂ. ആദ്യം വെളിച്ചത്തെ അറിയണ്ടേ? അപ്പോ കണ്ണുള്ള ഒരുത്തൻ കാണുന്ന വെളിച്ചവും ഇരുളും ജന്മാന്ധന അതിനെ അറിയാനോ അതിനെ താരതമ്യം ചെയ്യാനോ ഇത് വിരൽ ഇത് ഇരുളാണ് ഇത് വെളിച്ചമാണ് എന്ന് വേർതിരിക്കാനോ ഒന്നും കഴിയില്ല. അസാപേക്ഷികമായതുകൊണ്ട്. അതുപോലെ ഈ ജാഗ്രതയിൽ സാപേക്ഷമായി അറിയപ്പെടുന്ന ആണ് രണ്ടു കാര്യങ്ങളൊന്ന്, അറിവും അറിവില്ലായ്മയും. ഇത് രണ്ട് ഈ സാപേക്ഷ തലത്തിൽ മാത്രമേ നമുക്കറിയാൻ പറ്റൂ. ഇതില്ലാത്ത ആ പരമാത്മഭാവത്തിൽ അവിടെ ഇത് രണ്ടും അറിയുന്നില്ല. അതുകൊണ്ട് പറയുന്നത് എന്താണ്? എന്ന ബാഹ്യം കിഞ്ചന വേദ, ബാഹ്യമായിരിക്കുന്നതൊന്നും അറിയുന്നില്ല. നാന്തരം ഉള്ളിലും ഒന്നും അറിയുന്നില്ല. അറിവിനെയോ അറിവില്ലായ്മയോ അറിയുന്നില്ല, അജ്ഞാനത്തെയോ ജ്ഞാനത്തെയോ അറിയുന്നില്ല. എന്ന് വ്യക്തമായി ധരിച്ചു കഴിഞ്ഞാൽ അവിടെ അജ്ഞാനത്തെ അറിയുന്നു, ഉണർന്നു വരുമ്പോൾ അതിനെ സ്മരിക്കുന്നു എന്നെല്ലാം പറയുന്നു. എത്ര അബദ്ധമാണ്! ആ പറയുന്നത് ഈ പറയുന്ന കാര്യം എന്താണ്? ബാഹ്യമായും ഒന്നിനെയും അറിയുന്നില്ല, ആന്തരമായും ഒന്നിനെ അറിയുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവിടെ സുഷുതിയിൽ അജ്ഞാനത്തെ തന്നെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു, ഉണർന്നു വരുമ്പോൾ അതിനെ സ്മരിക്കുന്നു എന്ന് പറയുന്ന അബദ്ധമാണെന്ന് മനസ്സിലാക്കാനുള്ള യുക്തിയെങ്കിലും ഒരുവിന്റെ കയ്യിൽ വേണം. ഇത്രയെങ്കിലും, കാരണം ഇങ്ങനെ മനസ്സിലാക്കുന്നതിനുള്ള ഒരു യുക്തി ഉണ്ടല്ലോ. എന്തുകൊണ്ട് ഇവിടെ ശ്രുതി പറയുന്നു എന്ന ബാഹ്യം കിഞ്ചന വേദ? എന്താണ് കാരണം? അവിടെ പറയുന്നു അവിടെ ആന്തരമായി ഒന്നിനെ അറിയുന്നില്ല. അവിടെ ഭാഷകാരൻ വ്യാഖ്യാനിക്കും, പറയും ഈ ദ്വൈതത്തെ ബോധിപ്പിക്കുന്ന അവിദ്യായ അഭാവ. ആ ഭാഷയെന്ന് നിങ്ങൾ കേട്ടു നോക്കുക, ഇതിനെ ബോധിപ്പിക്കുന്ന അവിദ്യ എന്ന് പറയുന്ന അവിടെ ഇല്ല എന്ന് പറയുന്നു. അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ പ്രാജ്ഞൻ എന്ന് പറയുന്നത് സുഷുതിയില് എന്ന് പറയുന്നത് പരമാത്മാവിനെയാണ് പറയുന്നത്, അല്ല അജ്ഞാനത്തോടു കൂടിയിരിക്കുന്ന ഒന്നിനല്ല. അസ്മയം ഇതിപ്പോ നമ്മൾ ബ്രഹ്മസൂത്രത്തിൽ നിന്ന് മനസ്സിലാക്കുന്നു, ഉപനിഷത്തിൽ നിന്ന് മനസ്സിലാക്കുന്നു. ഇത് നിങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യാതെ ആദ്യം ഈ പ്രകടന ഗ്രന്ഥങ്ങൾ, ആത്മബോധം, തത്വബോധം, വിവേക ചൂടാമണി ഉൾപ്പെടെയുള്ളത് അതങ്ങോട്ട് പഠിച്ച് അത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലങ്ങോട്ട് ഉറപ്പിച്ച് എഞ്ചുപൊടി പഠിക്കുന്ന പോലെ എല്ലാം മനസ്സിൽ ഉറപ്പിച്ച് വച്ചിട്ടാണ് ഇത് പറയുകയാണെങ്കിൽ ഇതൊരിക്കലും തെളിയിക്കരുത്തില്ല. പിന്നെ അത് മനസ്സിലാക്കാൻ പ്രയാസമാണ്. വലിയ പണ്ഡിതന്മാർക്കൊരു കുഴപ്പമുണ്ട്. ചെറിയ ക്ലാസ്സിലൊക്കെ പണ്ട് എഴുതുന്ന സ്ലേറ്റിലാണ്, ആ സ്ലേറ്റിൽ പെൻസിൽ കൊണ്ട് എഴുതി എഴുതി എഴുതി കുറെ കഴിയുമ്പോഴത്തേക്ക് ഒരുപാട് വരയും കുറിയൊക്കെ വന്നു കഴിഞ്ഞാൽ സ്ലേറ്റിന്റെ പ്രകൃതം തന്നെ അങ്ങ് മാറും. പിന്നെ എഴുതിയാൽ തെളിയത്തില്ല അത്, എത്ര എഴുതിയാലും ശരി. അതുപോലെ ബുദ്ധി എന്ന് പറയുന്നത് തെളിയാത്ത സ്ലേറ്റ് പോലെ ആയിപ്പോകും. അതെല്ലാം പഠിച്ചിട്ട് ഇതിന് പിന്നെ നിങ്ങൾ ബ്രഹ്മസൂത്രം പഠിക്കാൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ പറയുന്നത് മനസ്സിലാകത്തില്ല, അത് എഴുതിയാത്ത സ്ലേറ്റ് പോലെ ആയിരുന്നു. അപ്പൊ ഞാൻ 10 വർഷം പഠിച്ചു, 12 വർഷം പഠിച്ചു, അത് കഴിഞ്ഞിട്ടാണ് ബ്രഹ്മസൂത്രം പഠിക്കുന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, പിടികിട്ടത്തില്ല, തെളിയത്തില്ല അവിടെ. അതുകൊണ്ട് അതൊന്നും പഠിക്കാതെ ശരിയായ ഇതിന്റെ വിചാരത്തിലേക്കാണ് ഒരാൾ പ്രവേശിക്കുന്നതെങ്കിൽ അയാൾക്ക് കാര്യം മനസ്സിലാകും. അല്ല, അതൊക്കെ പഠിച്ചവരാണ് ഇത് കേൾക്കുന്നതെങ്കിൽ ഇത് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകത്തില്ല. ഏതുപോലെ തെളിയാത്ത സ്ലേറ്റ് പോലെ ഇരിക്കും ബുദ്ധി. അടുത്ത ജന്മത്തിൽ നോക്കിയാൽ മതി, അന്ന് ഈ പഠിച്ചതെല്ലാം മറന്നിട്ട് വീണ്ടും ഒന്നേന്ന് തുടങ്ങണം. ഇപ്പൊ ശരിയോ? എന്നുവെച്ചാൽ അതിനുവേണ്ടി ഒരു ജന്മം തന്നെ അതിന് വില കൊടുക്കേണ്ടി വരും. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെല്ലാം അവിടെ വിശദമായി പറയുന്നുണ്ട്. പ്രാജ്ഞനാത്മന സംപരിഷുപ്ത ബാഹ്യം കിഞ്ചന വേദ, അവിടെ ആന്തരമായും ഒന്നിനെ അറിയുന്നു. ഇത് വളരെ വിവാദമുള്ള ഒരു വിഷയവും, എന്നാൽ വിവാദത്തിലൂടെ തീരുമാനിക്കാൻ കഴിയാത്തത്, യുക്തി കൊണ്ട് തീരുമാനിക്കാൻ പറ്റത്തില്ല ഇത്തരം തർക്കങ്ങൾ. കാരണം യുക്തിക്ക് അതീതമായിരിക്കുന്ന ഒരു തലത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സുഷുപ്തിയെക്കുറിച്ച് യുക്തിയിലൂടെ അത് സമർത്ഥിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരിടത്തും എത്തത്തില്ല. അത് ശ്രുതിയിലൂടെ തന്നെ ബോധിക്കണം. അതും ഒരു തർക്കത്തിലൂടെ ഉറപ്പിക്കുന്ന കാര്യമല്ല, ശ്രുതിയിലൂടെ ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. രണ്ടും രണ്ടാണ്. പറയുന്ന സുഷുപ്തു താവത് അയം പുരുഷ പ്രാജ്ഞനാത്മന സംപരിഷുപ്തു ബാഹ്യം കിഞ്ചന വേദനാന്തരം ഇതി ശരീരാത് ഭേദേന പരമേശ്വരം വ്യപദിശതി. ഇവിടെ ശ്രുതി ഈ സുഷുപ്തി എന്ന് പറയുന്ന ദൃഷ്ടാന്തത്തെ എടുത്തിട്ട് എന്താ ബോധിപ്പിക്കുന്നത്? അജ്ഞാനത്തോടുകൂടിയിരിക്കുന്ന ജീവനെയല്ല ബോധിപ്പിക്കുന്നത്, പിന്നെയോ പരമേശ്വരം. പരമേശ്വരനെ വിഭജിച്ചതി പറയുന്നു. എങ്ങനെ? ശരീരാധ്യേന, ശാരീരനെന്ന് വെച്ചാൽ ജീവൻ. ജീവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അജ്ഞാനത്തോടുകൂടിയിരിക്കുന്ന ഈ ജീവന്. ജീവനെന്ന് പറഞ്ഞാൽ മനസ്സിലാവും. അത് അജ്ഞാനം പരമാർത്ഥത്തിൽ ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ല, അങ്ങനെ ഒരു അനുഭവമുണ്ട് എനിക്ക് ഇപ്പോൾ ഈ ജാഗ്രതത്തിൽ. ഞാൻ അജ്ഞനാണ്, സത്യമോ അസത്യമോ എന്തോ ആയിക്കൊള്ളട്ടെ, അജ്ഞാനമെന്ന് പറയുന്നു. അങ്ങനെ ഒന്നുണ്ടോ? വേണ്ട, അങ്ങനെയൊന്നും വേണ്ട. പക്ഷെ എനിക്ക് അനുഭവമുണ്ട്, അനുഭവത്തെ എനിക്ക് നിഷേധിക്കാൻ വയ്യല്ല. ഞാൻ അജ്ഞനാണെന്ന് ഞാൻ അറിയുന്നില്ല എന്ന് പറയാൻ വയ്യ. അപ്പോൾ ഈ ഭാവം, ഈ അനുഭവം, ഈ ശാരീരഭാവം, ഇതിൽ നിന്ന് വേറിട്ട് ആ പരമേശ്വരനെയാണ് സുഷുപ്തിയിൽ നമ്മളെ ബോധിപ്പിക്കുന്നത്, ശ്രുതി പറയുന്ന അതാണ്. അല്ലാതെ അവിടെ ഈ ജാഗ്രതത്തിൽ ഉള്ള ഈ അജ്ഞാന ബോധത്തോടുകൂടി അവിടെയും താൻ അജ്ഞാനത്തോടുകൂടി ഇരിക്കുന്നു എന്നല്ല ശ്രുതി പറയുന്നു. അവിടെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ താല്പര്യം എന്താകും? ശ്രുതി സുഷുപ്തിയിലും അജ്ഞാനത്തോടുകൂടിയ ജീവനെ ബോധിപ്പിക്കുന്നു എന്ന് വരും. അജ്ഞാനത്തോടുകൂടി ഒന്നിനെ ബോധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ജീവനെ ബോധിപ്പിക്കുന്നു എന്നാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ഈ ശ്രുതിക്ക് വിരോധം വരും, ഭാഷ്യത്തിന് വിരോധം വരും. അതുകൊണ്ട് വ്യക്തമായി ഇവിടെ പറയുന്നു, ശരീരാദ്ധേതേന ജീവനിൽ നിന്നും ഭിന്നമായി പരമേശ്വരം വിപതിശതി ആ പരമാത്മാവിനെ ബോധിപ്പിക്കുന്നു. ഇനി രണ്ടും തമ്മിലെ വ്യത്യാസം പറയുന്നു. തത്ര പുരുഷ ശരീരസ്യ തസ്യ വേദിതൃത്വ ഇവിടെയൊക്കെ അത് വളരെ വ്യക്തമായി തന്നെ പറയുകയാണ്. അവിടെ ശ്രുതിയിൽ രണ്ട് ശബ്ദം പറഞ്ഞു. ഒന്നെന്താണ്? അയം പുരുഷ ആദ്യം പറഞ്ഞു, പിന്നെ പറയുന്നു പ്രാജ്ഞേന ആത്മനാ സംപരിഷുപ്ത. അവിടെ അയം പുരുഷ എന്ന് പറഞ്ഞ എന്തോന്ന്? പറയുന്നു തത്ര പുരുഷ, ഇവിടെ പുരുഷൻ എന്ന് പറയുന്നത് ശരീരഹസ്യ, അത് ഈ ജീവഭാവമാണ്. എന്നുവെച്ചാൽ അജ്ഞാനത്തോടുകൂടിയിരിക്കുന്ന ജീവഭാവമാണ് എന്ന് പറയുമ്പോൾ അങ്ങനെ ധരിച്ചുകളയരുത്, അജ്ഞാനം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, ആ സാധനത്തോടുകൂടി ജീവനിരിക്കുന്നു, അങ്ങനെയൊന്നും ധരിക്കരുത്. അതൊന്നും പരമാർത്ഥമല്ല. അജ്ഞാനം എന്ന് പറയുന്ന ഒരു വസ്തുവോ ആ വസ്തുവിനോടുകൂടിയിരിക്കുന്ന ഒരു ജീവനോ ഇതൊന്നും പരമാർത്ഥമല്ല. പക്ഷേ നമ്മുടെ അനുഭവത്തെ അടിസ്ഥാനമാക്കി പറയുകയാണ്. അവിടെ ശ്രുതിയെ വ്യാഖ്യാനിക്കുകയാണ്. അവിടെ പുരുഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ശരീരനാണ്, ഈ ജീവഭാവമാണ്. അതിനെന്താ കാരണം പറയുന്നതാണ് മുഖ്യമായിരിക്കുന്നത്. തസ്യ വേദതൃത്വ, അവൻ വേദിതാവാണ് എന്ന് വെച്ചാൽ അറിയുന്നവനാണ്. അപ്പൊ അറിയുന്നവനായിരിക്കുക എന്ന് പറയുന്ന ഈ ജാഗ്രതത്തിലെ പറ്റൂ, സുഷുപ്തിയിൽ അറിയുന്നവനായിരിക്കാൻ കഴിയത്തില്ല. അല്ല, നമ്മൾ പറയുന്നു ഉറങ്ങിപ്പോയി ഒന്നും അറിഞ്ഞില്ല, അവിടെ അറിയുന്നവനായിരുന്നു. എന്തിനറിഞ്ഞു? ഒന്നിനെ അറിയാൻ കഴിയത്തില്ല. പിന്നെയോ കേവലം അറിവായി തന്നെ ഇരുന്നു. അറിവായിരിക്കുന്നതിന് അറിയുന്നവനാകണമെന്നില്ല. ഇവിടെയും എന്താണ്, കേവലം അറിവായി തന്നെ ഇരിക്കുകയാണ്. പക്ഷെ ഇവിടെ വന്ന് തകരാറെന്താണ്? ഇവിടെ അറിയുന്നവനുമായി, ഇവിടെയും അറിവ് തന്നെ, അതാ ബോധിക്കേണ്ടത്. ഇവിടെ സുഷുപ്തിയെ അധികരിച്ച് പറയുന്നു എന്നേ ഉള്ളൂ, സുഷുപ്തിയെക്കുറിച്ച് ചിന്തിച്ച് തത്വത്തെ ഗ്രഹിക്കാൻ. രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണോ, ഇവിടെ വേദിതാവായിരിക്കുന്നു, സുഷുപ്തിയിൽ അങ്ങനെ ഇരിക്കാൻ കഴിയുന്നില്ല, അറിയുന്നവനായിരിക്കാൻ കഴിയുന്നില്ല. അറിയുന്നവനായി ഇരിക്കാൻ കഴിയാത്ത ഒരുവൻ എങ്ങനെ അജ്ഞാനത്തെ അറിയാൻ പറ്റും? അങ്ങനെ മനസ്സിലാകും. ഞാനവിടെ അജ്ഞാനത്തെ അറിഞ്ഞു, ജാഗ്രതയിൽ സ്മരിക്കുന്നു എന്നെല്ലാം പറയുന്നത് ഒരു ഭാവനയിലുള്ള പ്രക്രിയയാണ്. അത് ഭാവനാത്മകമായ ഒരു പ്രക്രിയയാണ്. അതിന് വസ്തുസ്ഥിതിയായിട്ട് ബന്ധമൊന്നുമില്ല. അതൊരു കവിത എഴുതുന്നത് പോലെയാണ്. അത് ചിലപ്പോൾ കേൾക്കാൻ കാണാനും ഒക്കെ വളരെ ഭംഗിയുണ്ടായിരിക്കും. പക്ഷേ അതിൽ വസ്തുസ്ഥിതിയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? കവിഭാവനയ്ക്ക് ഒരു ബന്ധവുമില്ല. കവി എന്താണ്? നിരങ്കുശനാണ്. തന്റെ ഭാവനയിൽ എന്തിനും എന്തായി വേണോ വർണ്ണിക്കാം. അതുപോലെയുള്ളൊരു ഭാവനാരൂപത്തിലുള്ള പ്രക്രിയയാണ്. പിന്നെ കവിത അതൊരു ഭാവനയാണെങ്കിലും ചിലർക്ക് അതൊരു സന്തോഷവും, ചിലർക്കെന്നല്ല ആർക്കാണോ അത് ആസ്വദിക്കാൻ കഴിയുന്നവർക്ക് സന്തോഷവും സംതൃപ്തിയൊക്കെ കൊടുക്കും. അതുപോലെ ഏത് പ്രക്രിയയും ഒരുവൻ ആസ്വദിക്കാൻ കഴിഞ്ഞാൽ അതുകൊണ്ട് സന്തോഷവും സമാധാനവും ഉണ്ടാകും. അതിൽ കവിഞ്ഞതുകൊണ്ട് അതൊരു വസ്തുസ്ഥിതി കഥനം അല്ല. അതുകൊണ്ട് ഇവിടെ പറയുന്നു, ഇവിടെ ശ്രുതി പറഞ്ഞിരിക്കുന്ന പുരുഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ജീവനാണ്. എന്തുകൊണ്ട്? ഏത് പറയുന്നത് തസ്യ വേദത്തിടത്തുക. ഇവിടെ ജീവന് എപ്പോഴും വേദിതാവായനെ ഇരിക്കാൻ കഴിയൂ. ഇവിടെ എന്ന് പറയുമ്പോൾ ജാഗ്രതത്തിനെയും സ്വപ്നത്തിനെയും എടുക്കുന്നു. അവൻ എന്തൊക്കെയോ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നുവെച്ചവൻ ജ്ഞാനിയായും അജ്ഞാനിയുമായും ഇരിക്കുന്നു. ജ്ഞാനം ഉള്ളവനായിരിക്കുന്നു. അതുകൊണ്ട് പറയും എന്താണ്, അവൻ ജ്ഞാനത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് പറയാം. അജ്ഞാനം ഉള്ളവനായിരിക്കുന്നു. അതുകൊണ്ട് പറയുന്നത് എന്താണ്, അവൻ അജ്ഞാനത്തെ അറിയുന്നവനായിരിക്കുന്നു. അതുകൊണ്ട് പറയുന്നു, നിനക്ക് ആ വിഷയത്തെക്കുറിച്ച് അറിയാമോ? അറിയില്ല എന്ന് മാത്രമേ അവിടെ പറയാം. ഞാൻ അജ്ഞനാണ് ആ വിഷയത്തിൽ. നിനക്ക് ആ വിഷയത്തിൽ അറിവുണ്ടോ? ഞാൻ ജ്ഞാനിയാണ്. ചിലവൻ ജ്ഞാതാവായും അജ്ഞാതാവായും ഇവിടെ ഇരിക്കുന്നു. ഞാൻ അജ്ഞാനങ്ങളെ അറിഞ്ഞുകൊണ്ടിരുന്നാലേ അങ്ങനെ ഇരിക്കാൻ പറ്റൂ. ഇനി സുഷുപ്തിയിലേക്ക് പോയാലോ? സുഷുപ്തിയിലാണെങ്കിൽ അതിനെ നിഷേധിച്ചിരിക്കും. ജ്ഞാനത്തെയും അജ്ഞാനത്തെയും നിഷേധിച്ചിരിക്കുന്ന സ്വരൂപമായ ആ ജ്ഞാനം ഒഴികെ ബാക്കിയുള്ള ജ്ഞാനാജ്ഞാനങ്ങളെ അവിടെ നിഷേധിച്ചിരിക്കുകയാണ്. അത് പറയുന്നു, ബാഹ്യ ആഭ്യന്തര വേദന പ്രസംഗേ സതി. ബാഹ്യമായോ ആഭ്യന്തരമായോ ഏതെങ്കിലും ഒരു അറിവുണ്ടെങ്കിൽ തത് പ്രതിഷേധ സംഭവ, അവിടെ അതിനെ നിഷേധിക്കാം. ഇവിടെ ജാഗ്രതയിൽ ബാഹ്യവും ആഭ്യന്തരവുമായ അറിവുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അതിനെ സുഹൃത്തിയും നിഷേധിക്കുന്നു ആണ് പറയുന്നത്. അതുകൊണ്ടാണ് അവിടെ എന്തു പറഞ്ഞത്, എന്നാ ബാഹ്യം കിഞ്ചന വേദന അന്തരം, പുറമേയും ഒന്നും അറിയുന്നില്ല ഉള്ളിലും ഒന്നും അറിയുന്നില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എവിടെയോ പുറമേയും ഉള്ളിലും അറിയുന്നുണ്ട്, അതുകൊണ്ടല്ലേ നിഷേധിക്കുന്നു. അതെവിടെയാ? അത് നമ്മുടെ സ്പഷ്ടമാണ് ഇവിടെ ഈ ജാഗ്രത്തിൽ. നമ്മളോട് പറയുന്നത് ബാഹ്യാഭ്യന്തര വേദന പ്രസംഗേ സതി, ബാഹ്യവും ആഭ്യന്തരവുമായ ബോധത്തിന്റെ പ്രാപ്തി ഉള്ളതുകൊണ്ടാണ് തത് പ്രതിഷേധ സംവാദിന്റെ പ്രതിഷേധം സംഭവിക്കുന്ന അവിടെ സുഷുപ്തിയിൽ. രണ്ടുമില്ല അവിടെ, അറിവും അറിവില്ലായ്മയുമില്ല, മറിച്ച് കേവലമായ അറിവ് മാത്രം. പിന്നെ എന്താണ് അവിടെ അറിവും അറിവില്ലായ്മയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കേവല ശൂന്യമാണോ? അല്ല, പറയുന്നു പരമേശ്വര, ആ പ്രാജ്ഞൻ പരമേശ്വരൻ, ഏഷ സർവേശ്വര ഏഷ സർവജ്ഞ എന്നെല്ലാം ശ്രുതി പറഞ്ഞല്ലോ. ആ ജ്ഞാനത്തെ പറയുന്ന എന്താണ്? സർവജ്ഞത്വ ലക്ഷണയാ പ്രജ്ഞയാ നിത്യം അവിയോഗ. അവൻ എന്താണ്? നിത്യ പ്രജ്ഞാസ്വരൂപനായിരിക്കുന്നു. ആ പ്രജ്ഞയെ പറയുന്നു എന്താണ്? അതാണ് സർവജ്ഞത്വം എന്ന് പറയുന്ന പ്രജ്ഞ. സർവജ്ഞൻ എന്താ പറയുന്നത് അവിടെ? ഈ അനന്ത ജീവന്മാരെല്ലാം, അനന്തമായ ജീവന്മാരുണ്ട്, അതിൽ എത്ര പേര് ജാഗ്രതയിലിരിക്കുന്നു, എത്ര പേര് ഉറക്കത്തിലാണ്, ഇത് പറയാൻ പറ്റത്തില്ല. അപ്പൊ അനന്തമായ ജീവന്മാർ ജാഗ്രതത്തിലാണ്, അനന്തമായ ജീവന്മാര് സുഷുപ്തിയിലാണ്. അവിടെ ഈ അനന്തമായ ജീവന്മാരിൽ ജ്ഞാനസ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു, അതാണ് അതിന്റെ സർവജ്ഞത്വം എന്ന് പറയുന്നത്. അല്ലാതെ ഞാൻ ഉറങ്ങുന്നു, ഞാനൊന്നും അറിയാതിരിക്കുന്നു എന്നുള്ളതല്ല, അതാണ് അതിന്റെ സർവജ്ഞസ്വരൂപം എന്ന് പറയുന്നതാണ്. ആ സർവജ്ഞസ്വരൂപം എന്ന് പറയുന്നത് എന്താണ്? അത് പരമേശ്വര ഭാവമാണ്. അതിനെ ആശ്രയിച്ചിട്ടാണ് സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ പറഞ്ഞത് സർവജ്ഞത്വമാണ്. ആ സർവജ്ഞത്വം എന്ന് പറയുമ്പോൾ ഈ ഉറങ്ങിക്കിടക്കുന്ന ഞാൻ, എന്റെ ഉറക്കം അങ്ങനെ എടുക്കരുത്. എന്റെ ഉറക്കം എന്ന് പറഞ്ഞ് നമുക്ക് സ്വകാര്യമായ ഒരു ഉറക്കമല്ല ഇവിടെ പറയുന്നു. ഈ സർവ ചരാചരങ്ങളിലും ഇരിക്കുന്ന ആ ജ്ഞാനസ്വരൂപം, അത് സർവജ്ഞസ്വരൂപമാണ്. അതുകൊണ്ടല്ലേ അതിനെക്കുറിച്ച് പറയുന്നത് എന്താണ്? ഒന്നിനെയും കാണാതെ, ഒരു കണ്ണുമില്ലാതെ തന്നെ എല്ലാത്തിനെയും കാണുന്നു, ഒരു ചെവിയും ഇല്ലാതെ തന്നെ എല്ലാത്തിനും കേൾക്കുന്നു, മൂക്കില്ലാതെ മണക്കുന്നു, നാക്കില്ലാതെ രുചിക്കുന്നു, അതാണ് അതിന്റെ സർവജ്ഞത്വം എന്ന് പറയുന്നത്. അല്ല, ജാഗ്രതയിൽ ഉണർന്നു വന്നിട്ട് കണ്ണും മൂക്കും നാക്കും എല്ലാം ഉപയോഗിച്ച് വിഷയങ്ങളെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല. അതാണ് നിത്യ വിജ്ഞാനത്തിന്റെ അലുപ്തമായ സ്വരൂപം എന്ന് പറയും. ആ സർവജ്ഞസ്വരൂപമാണ് എന്ന് പറഞ്ഞാൽ അതങ്ങനെ വിശദീകരിക്കുന്ന എന്തിന്? ഇല്ലെങ്കിൽ ഇവിടെ പറഞ്ഞല്ലോ, അത് നാ ബാഹ്യം കിഞ്ചന വേദന അന്തരം, പുറമേ ഒന്നും അറിയുന്നില്ല ഉള്ളിലും ഒന്നും അറിയുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അതറിയാത്ത ഒരുവനാണ്, വീണ്ടും അതിനെ അറിവില്ലായ്മയായി ശൂന്യമായി ധരിച്ചു കളയും. പറയുന്നു അതങ്ങനെയല്ല, അത് സർവജ്ഞസ്വരൂപനായിരിക്കുന്നു, അതിനെ ആശ്രയിച്ചിട്ടാണ് ബാക്കി ഈ ജാഗ്രത സൃഷ്ടി, സ്വപ്ന സൃഷ്ടി, സ്ഥിതി, സംഹാരം എല്ലാം സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ചിലടത്ത് അത് കാരണമാണ്, കാരണ ശരീരം എന്നെല്ലാം പറയുന്നു. അതിൽ നിന്നാണ് ജാഗ്രത സ്വപ്നമൊക്കെ ഉണ്ടാകുന്നതെന്ന് പറയുന്നത്. അതുകൊണ്ടാണ്. പക്ഷെ നമ്മൾ സാറിന് ധരിക്കുന്ന രീതിയിലല്ല, അതിൻ്റെ പരമേശ്വര ഭാവത്തിൽ സർവജ്ഞത്വ ഭാവത്തിലാണ് അത് പറയുന്നത് എന്നുള്ള കാര്യമാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. അതുകൊണ്ടാണല്ലോ പറഞ്ഞത് അത് പരമേശ്വരനാണ് എന്ന് പറഞ്ഞത്. ഇനി നമ്മൾ ഈ വായിച്ച ഭാഗത്ത് വരുന്ന സന്ധികൾ നോക്കാം. സൂത്രത്തിൽ തന്നെ സുഷുപ്തി ഉത്ക്രാന്തിയോഹോ എന്താണ്? വാസ്തവത്തിൽ അത് സമാസ സന്ധിയാണ്, അങ്ങനെ പിരിക്കാൻ പാടില്ല. എന്നാലും മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാണ് പറഞ്ഞിട്ടുള്ളത്. സമാസ സന്ധികൾ നമ്മൾ അങ്ങനെ പിരിക്കാൻ പാടില്ല. സുഷുപ്തിശ്ച ഉത്ക്രാന്തിശ്ച എന്ന് പിരിച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു സന്ദർഭത്തിൽ വരുമ്പോഴാണ് അവിടെ സന്ധി വരുന്നത്. അപ്പോ സുഷുപ്തി ഉത്ക്രാന്തിയോ എന്ന് പദം കണ്ടുകഴിഞ്ഞാൽ സുഷുപ്തി ഉത്ക്രാന്തി എന്ന് പിരിക്കുകയല്ല വേണ്ടത്. എന്ത് ചെയ്യണം? സുഷുപ്തിശ്ച ഉത്ക്രാന്തിശ്ച എന്നതിൻ്റെ സമാസത്തെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ പഠിച്ചിട്ടില്ല, അതിന് പഠിക്കണം. എന്നാലും അത് അവിടെ അങ്ങനെ ഒരു സന്ധി വന്നിട്ടുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി അങ്ങനെയുള്ള ചില സ്ഥലങ്ങളും നമ്മൾ പറയും. പക്ഷെ അത് സമാസമാണെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളാം. പറഞ്ഞാൽ ബിപദേശാദ് ഇതി അനുവർത്തതേ, ഇതാണ് സർവത്ര വരുന്നു. നമ്മൾ പഠിച്ചാണ് ബൃഹദാരണ്യകേ ഷഷ്ഠി പ്രഭാടകെ കഥക ആത്മേതി ആത്മാതി ഏതാ സൂത്രം? സൂത്രമാണ് എനിക്ക് വേണ്ടത്. യോ എം എങ്ങപ്പാതി വിജ്ഞാനമായ പ്രാണേഷു ഹൃദി ഹൃദി അന്തർജ്യോതിഹി ഇതി ഉപക്രമ്യ ഭൂയാനാത്മവിഷയ പ്രപഞ്ച കൃത തത്കിം സംസാരി സ്വരൂപ മാത്ര അന്വാഖ്യാനപരം. അവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ സ്വർണദീർഘം പറയാം, പക്ഷെ ഇവിടെയൊക്കെ സമാസമാണ്. വേണമെങ്കിൽ നമുക്കറിയാം മാത്ര അന്വാഖ്യാനം ദീർഘമാണ്. സമാസത്തിൽ അത് പ്രത്യേകം മനസ്സിലാക്കുന്നു. വാക്യം ഉത അസംസാരി സ്വരൂപ പ്രതിപാദനപരം. ഉത അല്ലെങ്കിൽ സമാസമല്ല, ഉത അസംസാരി സ്വരൂപ. പേടിക്കരുത്, ധൈര്യമായി പറയുന്നു. കിം തവത് പ്രാപ്തം സംസാരി സ്വരൂപ മാത്ര. ഇത് ഇങ്ങനെ വായിക്കുമ്പോൾ ചിലർക്ക് പെട്ടെന്നങ്ങ് കത്തത്തില്ല ബുദ്ധി. അപ്പം ബാക്കിയുള്ളവർ ഇതെന്താ പറയുന്നതെന്ന് വിചാരിച്ച് അതിശയിച്ചിരിക്കും. അതിശയിക്കേണ്ട, അങ്ങനെയുള്ളവർ കയ്യിലൊരു പേന വയ്ക്കണം, പെൻസിലോ എന്തെങ്കിലും. എന്നിട്ട് ആ വായിക്കുന്ന ഭാഗത്ത് ഒരു ചെറുതായി മാർക്ക് ചെയ്യണം. എന്നിട്ട് മുറി പോയിരുന്ന് അതിനെ പിരിച്ചു നോക്കണം, എന്താ അവിടെ സംഭവിച്ചത്, ഏത് സൂത്രം, എന്തുകൊണ്ടാണ് ആ സൂത്രം പറഞ്ഞു. അങ്ങനെ ഒന്നുകൂടെ നോക്കുമ്പോൾ അത് പിടികിട്ടും. അപ്പൊ നിരാശപ്പെടേണ്ട കാര്യമില്ല. ചിലർക്കറിയാം, ഞങ്ങൾക്കറിയത്തില്ല എന്ന് വിചാരിക്കരുത്. മാർക്ക് ചെയ്തിട്ട് പിന്നീട് നോക്കണം. സംസാരി സ്വരൂപ മാത്ര വിഷയം ഏവ ഇതി ഉദഹ ഉപക്രമ ഉപസംഹാര. അവിടെ ഉപക്രമ ഉപസംഹാരം എന്ന് പറയുന്നിടത്തും അങ്ങനെ, പക്ഷെ അവിടെ എന്തുവന്ന് സമാസം വന്നിരിക്കുകയാണ്. ഉപക്രമേ യോ എം വിജ്ഞാനമയ പ്രാണേഷു ഇതി ശരീരലിംഗ ഉപസംഹാരേച്ച സവായേഷ മഹാനജ ആത്മായോയം വിജ്ഞാനമയ പ്രാണേഷു ഇതി തദപരിത്യാഗ മധ്യേപി. ഇതുകൊണ്ടാണ് നമ്മൾ ഈ സൂത്രങ്ങൾ സെലക്ട് ചെയ്ത് പഠിച്ചത്. കാരണം ഇത്തരം സൂത്രങ്ങളാണ് കൂടുതലും വരുന്നത്. ഇനി കുറച്ച് സൂത്രം കൂടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ സന്ധികൾ മുഴുവൻ നമുക്ക് മനസ്സിലാകും. വടക്കേ ഇന്ത്യയിൽ പോയിട്ട് ലഘു സിദ്ധാന്ത കൗമുദി എല്ലാം മുഴുവൻ പഠിച്ചിട്ട് വരുന്നവരടുത്ത് നമ്മൾ ഇങ്ങനെ ഞാൻ ഈ വായിക്കുന്ന പോലെ വായിച്ചിട്ട് സൂത്രം പറയാൻ പറഞ്ഞ 80% ബബ്ബബ്ബ എന്ന് പറയത്തേയുള്ളൂ. അപ്പൊ അതിനെയൊക്കെ സംബന്ധിച്ച് നിങ്ങൾ എത്രയോ ഭേദം. ബുദ്ധാന്താദി അവസ്ഥ ഉപന്യാസേന അവിടെ സമാസം വന്നു. എന്നാലും സന്ധി വന്നിരിക്കുന്ന എന്താണ്? അവസ്ഥ ഉപന്യാസേന, അവസ്ഥ ഉപന്യാസേന തസ്യ ഏവ പ്രപഞ്ചനാദി ഏവം പ്രാപ്തി ബ്രഹ്മ പരമേശ്വര ഉപദേശ സമാസസന്ധിയാണ്. പരമേശ്വര ഉപദേശ ഉപദേശപരമേവ ഇതം വാക്യുന്ന ശരീരമാത്ര അനു ആഖ്യാനം പരം തസ്മാ സുഷുപ്തൗ ഉത്ക്രാന്തൗ ശരീരാധ്യയന പരമേശ്വരസ്യ ഉപദേശ സുഷുപ്തൗ തവദയം പുരുഷ പ്രാജ്ഞേന ആത്മനാ. നമുക്ക് ശ്രുതിയിൽ എവിടെ വന്നാലും അവിടെയെല്ലാം ഈ കറക്റ്റായിട്ട് ഈ സന്ധി ചെയ്തിരിക്കും. സംപരിഷുപ്തോന്ന ബാഹ്യം കിഞ്ചന വേത്ത ന ആന്തരം ശരീരാഭ്യതേന പരമേശ്വരം ഉപദിശതി സസ്യപുരുഷ ശരീര ബാഹ്യ ആഭ്യന്തര സമാസസന്ധിയാണ്. സംഭവ ഹ